പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശാങ്കരഭാഷ്യം രണ്ടാം അധ്യായം. ഇവിടെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ അർജുനോട് പറഞ്ഞത് ഭീഷ്മദ്രോണാദികൾ നിത്യന്മാരാണ് ആത്മസ്വരൂപത്തിൽ, അവരെ അങ്ങനെ മുക്തന്മാരായി അവർ ആത്മസ്വരൂപത്തിൽ നിത്യ മുക്തന്മാരാണ്. അവരെക്കുറിച്ച്, അവരുടെ നാശത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോ മരണത്തെക്കുറിച്ച് മാത്രമല്ല, ജീവൻ സാധാരണഗതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ, ശീതോഷ്ണാദി അനുഭവങ്ങൾ, ഇവയിലും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ്. താൻ തിദിക്ഷസ്വഭാരത എന്ന് പറഞ്ഞു, അവയെ സഹിക്കുക. സഹിക്കുക എന്ന് പറഞ്ഞാൽ ശീതോഷ്ണാദികളുടെ അനുഭവം ഒരു ജീവന്റെ അന്ധകരണത്തിൽ സുഖദുഃഖങ്ങളെ അവശ്യം ഉണ്ടാകും. അതിനെ തുടർന്ന് ദുഃഖിക്കരുത്. അനുശോചനം, തുടർന്നുള്ള ദുഃഖം, എനിക്കിങ്ങനെ ദുഃഖം വന്നല്ലോ എനിക്ക് എന്ന് ദുഃഖിക്കാതിരിക്കുക. ഹർഷം വിഷാദം മാ കാർഷി എന്ന് പറഞ്ഞു. അതുപോലെ സുഖം വരുമ്പോൾ അതിൽ തുടർന്ന് നിലവിട്ട് അമിതമായി ആഘാതിക്കാതിരിക്കുക. അതും തുടർന്ന് പിന്നെ ദുഃഖത്തിന് കാരണമായിത്തീരും. അതാണ് തിദിക്ഷ എന്ന് പറയുന്നത്, മാനസികമായ ഒരഭ്യാസം. ആ തിദിക്ഷയ്ക്ക് എന്ത് സഹായിക്കുന്നു, എങ്ങനെയാ തിദിക്ഷ ഉറപ്പിക്കാം? തിദിക്ഷ എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ്. ആ ശക്തി എങ്ങനെ കൈവരിക്കാം, അതാണ് അടുത്ത് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം ഇന്നലത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഒരു മുക്തൻ എപ്പോഴും ആത്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു. എന്നാൽ വിദ്വസന്യാസിക്ക് ആത്മജ്ഞാനം കിട്ടിയാലും ഒരു മുക്തന്റെ അത്രയ്ക്ക് ആനന്ദം കിട്ടുന്നില്ല. അതിനാൽ അവൻ അത്രയ്ക്കും ആനന്ദത്തിനായി, അതായത് മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി വീണ്ടും പ്രയത്നിക്കേണ്ടി വരുന്നു. അപ്പോൾ വാസനാക്ഷയവും മനോനാശവും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവന് ആത്മജ്ഞാനം കിട്ടും എന്നാണ്. അതെ, ഈ കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആത്മജ്ഞാനി ആയതുകൊണ്ട് ഒരാൾ മുക്തനാകണമെന്നില്ല എന്നാണ് അദ്വൈതികളിൽ വിദ്യാരണ്യസ്വാമി അതുപോലെയുള്ള ഒരു വിഭാഗം ആചാര്യന്മാരുടെ പക്ഷം. ആത്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ മുക്തനായി, പിന്നെ ആത്മജ്ഞാനി ആയതിനു ശേഷം പിന്നെ മുക്തനാകാൻ വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമമൊന്നും വേണ്ട എന്ന് കരുതുന്നവരുമുണ്ട്. ആത്മജ്ഞാനം തന്നെ മുക്തി. എന്നാൽ ആത്മജ്ഞാനത്തെ മുക്തിയായി ഗണിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം അദ്വൈതാചാര്യന്മാരുണ്ട്. എന്തുകൊണ്ടങ്ങനെ? ഈ അദ്വൈതത്തിൽ രണ്ടഭിപ്രായം വന്നു എന്ന് പറയുന്ന ആ വ്യക്തികളുടെ പ്രാരബ്ധം അത് തന്നെയാണ് മുഖ്യമായ കാരണം. അതായത് ആത്മജ്ഞാനത്തിന് തടസ്സമായിരുന്ന അജ്ഞാനം നീങ്ങി, എന്നാലും പ്രാരബ്ധം ശരീരാരംഭത്തിന് കാരണമായ പ്രാരബ്ധം നിലനിൽക്കുന്നതുകൊണ്ട് പ്രാരബ്ധരൂപത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ, അന്ധകരണത്തിൽ സാധാരണ ഉള്ള വികാരങ്ങളെല്ലാം നിലനിൽക്കാം. ആത്മജ്ഞാന അത് മനസ്സിനെ സദാ ആത്മാകാരമായി നിലനിർത്തുന്നതിന് അനുവദിക്കാതിരിക്കും. അപ്പോ മനസ്സ് സദാ ആത്മാകാരമായി നിലനിന്നു കഴിഞ്ഞാലേ ആത്മാനന്ദം എന്ന് പറയുന്ന ഈ ലൗകിക ആനന്ദങ്ങളിൽ നിന്നും എല്ലാം ഭിന്നമായിരിക്കുന്ന മുക്തന് മാത്രം അനുഭവിക്കാൻ കഴിയുമെന്നുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും. അതിന് പ്രാരബ്ധം തടസ്സമായി നിൽക്കും. അപ്പോ ആത്മജ്ഞാനി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, ബഹുമുഖമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ ആത്മജ്ഞാനിയുടെ മനസ്സ് അതിന് ഉള്ള സംസ്കാരത്തോടുകൂടി അതിന് സന്നദ്ധമായിരിക്കണം. അപ്പോൾ ആ മനസ്സ് ജ്ഞാനിയുടെ മനസ്സാണെങ്കിലും പ്രാരബ്ധം കൊണ്ട് ആ മനസ്സപ്പോൾ വിക്ഷിപ്തമായിരിക്കും. കാരണം വ്യവഹാരം എന്ന് പറയുമ്പോൾ മനസ്സിൽ അതിനനുസരിച്ചുള്ള ചിന്തകൾ വരണം, ബാഹ്യമായി പ്രവൃത്തികൾ നടക്കുന്നു. ആ സമയത്ത് ആ ജ്ഞാനിയുടെ മനസ്സും പ്രാരബ്ധം കൊണ്ട് ബഹിർമുഖമായി വിക്ഷിപ്തമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ജ്ഞാനിയാണ് അയാൾ ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞുവെങ്കിലും ഈ പറയുന്ന ആനന്ദം അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അത് കഴിയാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ആ ആനന്ദാനുഭവത്തിന് തടസ്സമായിരിക്കുന്ന അതാണ് ഇവിടെ പറയുന്ന വാസനാക്ഷയം, മനോനാശം എന്നെല്ലാം പറയുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. പ്രാരബ്ധ അനുകൂലമാണെങ്കിലോ അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. ആ ആനന്ദാനുഭവം ജ്ഞാനപ്രാപ്തിയോടുകൂടി തന്നെ സിദ്ധമാകുന്നു എന്നാണ്. അപ്പോൾ ആ അഭ്യാസത്തിന്റെ പരിഭാഗത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാസിഷ്ഠത്തിനും മറ്റും ബ്രഹ്മവിദ്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരീയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ, ഇങ്ങനെ ആത്മജ്ഞാനികൾക്ക് പല തലങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അത് ഇവിടെ തന്നെ, ഇവിടെ ഭാഷ്യത്തിലത് പറയുന്നില്ലെങ്കിലും അക്കാര്യം വിശദമായിട്ട് ഇവിടെ മധുസ്വന സരസ്വതിയുടെ വ്യാഖ്യാനത്തിൽ പറയും. ആ ഭാഗത്ത് വരും, നമ്മളത് ചർച്ച ചെയ്യും. അപ്പോൾ ആത്മജ്ഞാനിക്ക് ജീവൻ മുക്തിന്റെ വിലക്ഷണമായ ആനന്ദ അനുഭവത്തിന് വേണ്ടി വാസനാക്ഷയവും മനോനാശവും കൂടിയേ തീരൂ എന്നുള്ള പക്ഷത്തിലാണ് അങ്ങനെ ചില ജീവൻ മുക്തി വിവേകം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് പ്രാരബ്ധത്തെ അതിന് നമുക്ക് കാരണമായിട്ടെടുക്കാം. അങ്ങനെ അനുഭവം, അതായത് ഇപ്പോ ജീവൻ ജ്ഞാനിയുടെ അനുഭവത്തെ കുറിച്ച് പറയുന്ന എന്താണ്, അഹം ബ്രഹ്മ. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഈ അനുഭവം പോലും ഒരു ഭാനമാണ്. അപ്പോൾ അതും ത്രിപുടിയാണ്. എവിടെ അനുഭവമുണ്ടോ അവിടെ ത്രിപുടിയുണ്ട്. പക്ഷേ പ്രാരബ്ധ രൂപത്തിലിരിക്കുന്ന ആ ത്രിപുടി എന്ന് പറയുന്നത് സംസാരത്തെ നശിപ്പിക്കുന്നതാണ്. കാരണം ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനും ഈ പറയുന്ന ത്രിപുടി ആവശ്യമാണ്. അതിനാണ് ആത്മാകാര വൃത്തി എന്നെല്ലാം പറയുന്നു. അപ്പോൾ എവിടെ അനുഭവമുണ്ടോ അവിടെ ത്രിപുടിയുണ്ട്. ആ ത്രിപുടി ബന്ധനത്തിന് കാരണമാകുന്നില്ല, മറിച്ച് അജ്ഞാനനാശത്തിന് അത് തന്നെയാണ് കാരണമായി തീരുന്നത്. കാരണം അതിന് പറയുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന്. അപ്പൊ ത്രിപുടിയെ നശിപ്പിക്കുന്നതും ത്രിപുടി തന്നെ. ആത്മാവെന്താണ്? അത് സദാ നിത്യമുക്തമായിരിക്കുന്നു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ഇവിടെ അന്ധകരണത്തിൽ. അതുകൊണ്ട് അവിടെ ത്രിപുടിയുണ്ട്. ആ ത്രിപുടി ദോഷമുണ്ട്, മറിച്ച് അത് ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അഹം ബ്രഹ്മ എന്നുള്ള അതിനെയും ഭാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതും ത്രിപുടി തന്നെയാണ്. പക്ഷേ സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ത്രിപുടികളിൽ നിന്നെല്ലാം അത് വിലക്ഷണമാണ്. അതിനെ പറയുന്ന എന്താണത്? ചരമ വൃത്തി. അത് നമ്മുടെ ഈ വൃത്തിപ്രവാഹത്തിൽ ഏറ്റവും ഒടുവിലുണ്ടാകുന്നതാണ് എന്ന് പറയും. മറ്റ് സർവത്തെയും നശിപ്പിക്കുന്നതായ ഒടുവിലുണ്ടാകുന്ന ഒന്നാണ്. അടുത്ത 15-ാമത്തെ ശ്ലോകം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ഇത് കൂടുതൽ വ്യക്തമാണ്. യം ഹി നമ്യഥയന്ത്യേതേ പുരുഷം പുരുഷസ്വഭ സമ ദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ ശീതോഷ്ണാദീൻ പ്രസഹദഃ തവ കിം സ്യാത്. ശീതോഷ്ണാദീൻ, ശീതോഷ്ണാദികളെ സഹത, വളരെ കാര്യമായി സഹിക്കുന്ന തവ നിനക്ക് കിം സ്യാദ്, എന്ത് സംഭവിക്കും, എന്താണ് ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നു. ശീതോഷ്ണാദികളെ നല്ല അതിന്റെ സഹനം അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അതാണ് പ്രസഹത എന്ന് പറയുന്നത്. ശരിയായിട്ടങ്ങ് സഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും? ഇതി ശൃണു, അതിന് മറുപടിയാണ് അടുത്ത് ഭഗവാൻ പറയുന്നത്. എം ഹി ഇതി, ഭാഷ്യകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നു. എം ഹി പുരുഷം, യാതൊരു പുരുഷനെയാണോ സമ ദുഃഖസുഖം, സമേ ദുഃഖസുഖേ യസ്യ തം സമ ദുഃഖസുഖം, അത് വ്യാഖ്യാനിക്കുന്നു. സുഖ ദുഃഖപ്രാപ്തു ഹർഷവിഷാദരഹിതം ധീരം, അതിന്റെ അർത്ഥമാണ് ധീമന്തം, ന വ്യഥയന്തി ന ചാലയന്തി. സമേ ദുഃഖസുഖേ യസ്യ തം സമ ദുഃഖസുഖം, ആർക്കാണോ ദുഃഖവും സുഖവും ഒരുപോലെയായിരിക്കുന്നു. ദുഃഖവും സുഖവും ഒരുപോലെയായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെയുള്ള ഒരു യോഗിക്കും ദുഃഖവും സുഖവും ഉണ്ട്. ഉള്ളതുകൊണ്ടാണ് പറയുന്നത് സുഖവും ദുഃഖവും ഒരുപോലെ ആയിരിക്കുന്നു, ഇല്ലെങ്കിലും അത് പറയേണ്ട കാര്യമില്ല. അതായത് സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രാപ്തിയല്ല നിഷേധിക്കുന്നത്, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും അന്തഃകരണത്തിൽ ഉള്ള നിലനിൽപ്പിനെ നിഷേധിക്കുകയല്ല. അപ്പൊ യോഗിയാണ്, അതുകൊണ്ട് അയാളുടെ അന്തഃകരണത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാകില്ലെന്നല്ല പറയുന്നത്, ആ സുഖവും ദുഃഖവും ഉണ്ടാകും അവശ്യം. അതാണ് അടുത്ത് പറയുന്നത് സുഖ ദുഃഖപ്രാപ്തവും, വ്യക്തമായി പറയുകയാണ് സുഖവും ദുഃഖവും പ്രാപ്തമാകുന്നു എവിടെ, അന്തഃകരണത്തിൽ. അപ്പോൾ ഒരു യോഗിയുടെ അന്തഃകരണത്തിലും സുഖവും ദുഃഖവും പ്രാപ്തമാകാം, ആകും. അങ്ങനെ വരുമ്പോൾ എന്താണ് യോഗിയുടെ പ്രത്യേകത? ഹർഷവിഷാദരഹിതം, സുഖത്തിൽ തുടർന്ന് സുഖിക്കുന്നില്ല, ദുഃഖത്തെ തുടർന്ന് ദുഃഖിക്കുന്നില്ല. തന്റെ ശരീരപ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്നതിനെ മനസ്സുകൊണ്ട് തുടർന്ന് സൃഷ്ടിക്കുന്നില്ല, അതാണ് അതിന്റെ വ്യത്യാസം. അവശ്യം വന്നു ചേരേണ്ടത് വന്നു ചേർന്ന് തന്നെ തീരണം. കാരണം ശരീരം മനസ്സ് ഇതിന്റെ എല്ലാം പ്രവൃത്തി ഇതിന്റെ എല്ലാം ചേഷ്ടകളെ ഏറിയ പങ്ക് നിയന്ത്രിക്കുന്ന എന്താണ്? ആ പ്രാരബ്ധമാണ്, പിന്നെ സാഹചര്യങ്ങൾ. അപ്പൊ സുഖവും ദുഃഖവും അവശ്യം വന്നു തന്നെ തീരും. പക്ഷെ അതിൽ ഹർഷവിഷാദരഹിതം, ഹർഷവിഷാദരഹിതനായിരിക്കുന്നു തത്വജ്ഞാനി അല്ലെങ്കിൽ യോഗി. ഇതാണ് ഒരു ലൗകികമായ മനസ്സും ജ്ഞാനിയുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിടത്തും സുഖവും ദുഃഖവും വരുന്നുണ്ട്, അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സുഖദുഃഖപ്രാപ്തവും. പക്ഷേ അതിനെ തുടർന്നു ആ സുഖത്തെ, സുഖം വന്നു ചേരുമ്പോൾ അതിൽ അതിനെ തുടർന്നുള്ള മനസ്സിന്റെ സങ്കല്പം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മനസ്സ് സൃഷ്ടിക്കുന്നതായ സുഖ അനുഭവങ്ങൾ ആ ജ്ഞാനിയുടെ യോഗിയുടെ മനസ്സിലില്ല. അതുപോലെ തന്നെ മനസ്സ് സൃഷ്ടിക്കുന്നതായ ദുഃഖ അനുഭവങ്ങൾ അവിടെയില്ല. അതാണ് സമം എന്ന് പറയുന്നത്. മനസ്സിനെ ഇളക്കുന്നത് അസ്വസ്ഥമാക്കുന്നത് ഈ തുടർന്നു വരുന്ന ഹർഷവും വിഷാദവുമാണ്. മറ്റത് അവശ്യം പ്രാപ്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനി അതിനെ അവിടെ നിർത്തുന്നു, ആ അനുഭവത്തിൽ നിൽക്കുന്നു. തുടർന്ന് അതിന്റെ അനുഭവം മനസ്സിൽ ഉണ്ടാകാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ധീരം. ഭാഷ്യത്തിൽ പറയുന്നു അതിന്റെ വ്യാഖ്യാനം, ധീമന്തം, ധീ ബുദ്ധി വിവേകം അറിവ് ജ്ഞാനം, ഇവിടെ ആത്മജ്ഞാനി. അങ്ങനെയുള്ള ജ്ഞാനിയെ എന്താണ്? ന വ്യഥയന്തി, അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചാലയന്തി, ഇളക്കുന്നില്ല. എന്തിളക്കുന്നില്ല? ഈ സുഖദുഃഖങ്ങൾ. സുഖദുഃഖങ്ങൾ ആ മനസ്സിൽ പ്രാപ്തമായാലും അത് ആ ജ്ഞാനിയുടെ മനസ്സിനെ ഇളക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ സുഖം വന്നു ചേർന്നു കഴിഞ്ഞാൽ സുഖം അനുഭവവേദ്യമാകുന്ന ഒരു ക്ഷണമുണ്ട്, ദുഃഖം അനുഭവവേദ്യമാകുന്ന ഒരു ക്ഷണം. എങ്ങനെ? നേരത്തെ പറഞ്ഞു, മാത്രാ സ്പർശാഹ, ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള സംബന്ധം കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പം കൊണ്ട്. രണ്ടു തരത്തിൽ സുഖദുഃഖങ്ങൾ വരാം. മാനസികമായ കാരണങ്ങളുമുണ്ട്, ശാരീരികമായ കാരണങ്ങളുമുണ്ട്. മാനസികമായ കാരണങ്ങൾ തന്നെ രണ്ട്. ഒന്ന് ബാഹ്യമായ കാരണങ്ങൾ. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുന്നു, ബാഹ്യമായൊരു നിമിത്തമാണ്, ഉടനെ അന്ധകരണത്തിൽ ദുഃഖമുണ്ടാകുന്നു. അതുപോലെ സുഖമുണ്ടാകുന്നു ബാഹ്യമായി എന്തെങ്കിലും അനുകൂലം സംഭവിക്കുമ്പോൾ. ഇവിടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം എന്താണ്? ബാഹ്യമാണ്, അത് തികച്ചും മാനസികമാണ് ആ സുഖദുഃഖങ്ങൾ. ഇതുപോലെ ആന്തരികമായ കാരണങ്ങളുണ്ട് സുഖദുഃഖങ്ങൾക്ക്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ ഒരാളുടെ മനസ്സ് വിഷാദം മനസ്സിൽ വരുന്നു, ദുഃഖം വരുന്നു. അതെന്താണ്? വാസന അല്ലെങ്കിൽ സംസ്കാരം എന്നെല്ലാം പറയുന്നതാണ് അതിന് കാരണം. അത് ആന്തരികമായ കാരണമാണ്. അതുപോലെ ചില സമയത്ത് നല്ല സന്തോഷം തോന്നും, ആന്തരികമായ കാരണം. ബാഹ്യമായ നിമിത്തമൊന്നും വേണ്ട. സുഖദുഃഖങ്ങൾ ഇത് രണ്ടും, പക്ഷേ എന്താണ്? രണ്ടും മാനസികമാണ്, മനസ്സിന്റെ സങ്കല്പം കൊണ്ട് വരുന്നതാണ്. മരിച്ചത് തനിക്ക് വേണ്ടപ്പെട്ടയാളാണ് തന്റെ ബന്ധു എന്ന് കരുതുമ്പോൾ അവിടെ ആസക്തി മനസ്സിലുണ്ടാകുന്നു, വിച്ഛേദം, ആ സ്നേഹവിച്ഛേദം നേരത്തെ പറഞ്ഞു, അത് മനസ്സിൽ സംഭവിക്കുന്നു. ഉടൻ മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു. ഇതെല്ലാം തികച്ചും മാനസികം. ശാരീരികമായി ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് മാത്രാസ്പർശങ്ങൾ, ബാഹ്യമായ വിഷയങ്ങളോടുള്ള ശരീരത്തിന്റെ സംബന്ധം. അല്ലെങ്കിൽ അതും രണ്ടു തരത്തിലുണ്ട്, ബാഹ്യവും ആന്തരികവും. ശരീരത്തിൽ തന്നെ വരുന്ന രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖം, ശാരീരികമായ ദുഃഖം, മറ്റൊന്ന് മാനസികമായ ദുഃഖം. ഏത് ദുഃഖങ്ങളായാലും അത് സംഭവിക്കേണ്ട സമയത്ത് പ്രാരബ്ധമനുസരിച്ച് സംഭവിച്ചു തന്നെ തീരണം. രോഗം വരേണ്ട സമയത്ത് രോഗം വരുന്നു, അതിനനുസരിച്ച് ശരീരത്തിൽ ദുഃഖമുണ്ടാകുന്നു. ബാഹ്യമായ ശീതോഷ്ണ സ്പർശങ്ങൾ ദുഃഖമുണ്ടാകുന്നു, മനസ്സിൽ ദുഃഖത്തെ ഉണ്ടാകുന്നു, സുഖത്തെ ഉണ്ടാകുന്നു. സങ്കല്പം കൊണ്ടും പ്രാരബ്ധ സംസ്കാരം കൊണ്ടും മനസ്സിൽ സുഖദുഃഖങ്ങളുണ്ടാകുന്നു. ഇങ്ങനെ ഉള്ള സുഖദുഃഖങ്ങൾ മനസ്സിൽ ഉണ്ടാകുമ്പോൾ എന്തുവരുന്നു? അത് മനസ്സിനെ ഇളക്കുന്നില്ല, ചാലയന്തി, വിക്ഷേപത്തെ ഉണ്ടാക്കുന്നില്ല. എങ്ങനെ? ഒന്ന്, മനസ്സിൽ തുടർന്ന് സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കുന്നില്ല. എങ്ങനെ സൃഷ്ടിക്കുന്നില്ല? ഇത് അനുഭവപ്പെടുന്ന ആർക്കാണ്? ജീവന്. ആ ജീവൻ അന്ധകരണത്തോട് അഹന്ത കൊണ്ട് താതാത്മ്യപ്പെട്ട്, അല്ലെങ്കിൽ ശരീരാദി വസ്തുക്കളോട് മമത കൊണ്ട് താതാത്മ്യപ്പെട്ടിട്ട് അവിടെ തുടർന്ന് സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കുന്നില്ല. സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കാതിരിക്കുന്നിടത്തോളം കാലം, അഹന്ത കൊണ്ട് അന്ധകരണത്തോട് താതാത്മ്യപ്പെട്ട് സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കാതിരിക്കുന്നിടത്തോളം കാലം, ആ സുഖദുഃഖങ്ങൾ അന്ധകരണത്തിൽ ഉണ്ടായാലും അത് ശാന്തമായി തന്നെ ഇരിക്കുന്നു, താരതമ്യേന ശാന്തമായി തന്നെ ഇരിക്കുന്നു. അവരെ സഹായിക്കുന്ന എന്താണ്? അതടുത്ത് പറയുന്നു, നിത്യ ആത്മദർശന. നിത്യ ആത്മദർശനത്തിൽ, ആത്മജ്ഞാനത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അഹന്ത കൊണ്ട് ഇതിനോട് താതാത്മ്യപ്പെടാതിരിക്കാൻ കഴിയുന്നത്. ശരീരത്തിനും മനസ്സിനും സംഭവിക്കുന്ന ഈ വികാരങ്ങളോട് താതാത്മ്യപ്പെടാതെ, അഹന്തയിലൂടെ താതാത്മ്യപ്പെടാതിരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. തത്വജ്ഞാനിക്ക് എന്തുകൊണ്ട്? നിത്യാത്മദർശനമാണ്. നിത്യ ആത്മദർശനം, സദാ ആത്മദർശനത്തിലിരിക്കുന്നുണ്ട്. അത് തന്നെ വിശദീകരിക്കുന്നു, ഏതേ യഥോക്താഹ ശീതോഷ്ണാദയഃ ഈ പറയുന്ന ശീതോഷ്ണാദികൾ. സ നിത്യ ആത്മസ്വരൂപ ദർശന നിഷ്ഠോ ദ്വന്ദ്വ സഹിഷ്ണു. ഇവിടെ നിത്യാത്മ ദർശന നിഷ്ഠൻ ദ്വന്ദ്വ സഹിഷ്ണു എന്ന് പറയുമ്പോൾ ആത്മ അജ്ഞാനം നശിച്ച് ആത്മനിഷ്ഠനായിരിക്കുന്ന ഒരുവൻ എന്നുള്ള അർത്ഥം മാത്രമല്ല, അത് സഹജഭാവം, ഒരു ആത്മനിഷ്ഠന്റെ സഹജഭാവം. ഇവിടെ എന്താണ്, ഇതൊരു സാധനാരൂപത്തിന് നിർദ്ദേശിക്കുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ദ്വന്ദ്വ സഹിഷ്ണു, ദ്വന്ദ്വത്തെ സഹിക്കുന്നവൻ, ദ്വന്ദ്വ സഹനം ശീലമായിട്ടുള്ളവൻ എന്നാണ് ദ്വന്ദ്വ സഹിഷ്ണു എന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ദ്വന്ദ്വ സഹനത്തെ അഭ്യസിക്കുന്നവൻ. അങ്ങനെ ദ്വന്ദ്വ സഹനത്തെ ഒരു സാധനയായി സ്വീകരിച്ചിരിക്കുന്നവരെ കുറിച്ച് കൂടി പറയുകയാണ്. അവരും എന്ത് ചെയ്യുന്നു, നിത്യ ആത്മസ്വരൂപ ദർശന നിഷ്ഠനായിരിക്കുന്നു. നിഷ്ഠ എന്ന് വെച്ചാൽ നിശ്ചയാത്മികയായ ബുദ്ധി, അതാണ് നിഷ്ഠ. നിത്യ ആത്മസ്വരൂപം നേരത്തെ പറഞ്ഞല്ലോ, ശരീര ഭീഷ്മദ്രോണാദി ശരീരം നശിക്കുന്നു, പക്ഷെ ആത്മാവ് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കുറിച്ച് ഏതൊരു ജീവനാണോ താൻ നിത്യനായ ആത്മസ്വരൂപമാണ്. ഇങ്ങനെയുള്ള ദർശനം, ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിഷ്ഠ, നിശ്ചയാത്മികയായ ബുദ്ധിയോടുകൂടിയിരിക്കുന്നത്, അതിനെ ദൃഢമായി അന്ധകരണത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സാധകൻ, അവനെയാണ് പറയുന്നത് ദ്വന്ദ്വ സഹിഷ്ണു. ദ്വന്ദ്വ സഹനം ശീലമാക്കിയിരിക്കുന്നവൻ, അഭ്യസിക്കുന്നവൻ, അവനെന്തു വരുന്നു, അവന് അമൃതത്വമായ, അമൃതഭാവായ മോക്ഷായ കൽപ്പതേ സമർത്ഥോ ഭവതി. അമൃതത്വമായ കൽപ്പതേ, അവൻ അമൃതത്വത്തിന്, അമൃതഭാവത്തിന്, മോക്ഷത്തിന് അവൻ സമർത്ഥനായിത്തീരുന്നു, യോഗ്യനായിത്തീരുന്നു എന്നർത്ഥം. അപ്പൊ ദ്വന്ദ്വ സഹനം ഒരു സാധകനെ മോക്ഷത്തിലേക്ക് എങ്ങനെ സഹായിക്കുന്നു, മോക്ഷം ഇതുമായിട്ടുള്ള ബന്ധം എന്താ, അങ്ങനെ ദ്വന്ദ്വ സഹനം എങ്ങനെ സഹായിക്കുന്നു, അതാണ് ഇടയ്ക്ക് പറഞ്ഞത് ന വ്യഥയന്തി. അതായത് ഒരു സാധകന്റെ മനസ്സ് എങ്ങനെയാണോ ഒരു സിദ്ധന്റെ മനസ്സിലിരിക്കുന്നത്, ഒരു സിദ്ധന്റെ മനസ്സെങ്ങനെയാണോ നിശ്ചലമായിരിക്കുന്നത് ദ്വന്ദ്വങ്ങളിൽ, അതുപോലെ നിശ്ചലമായിരിക്കുന്നതിനുള്ള ഒരു അഭ്യാസം ഒരു സാധകന്റെ മനസ്സിനും ആവശ്യമാണ്. അതായത് ഒരു സാധകന്റെ മനസ്സ് സാധന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനസ്സ് എങ്ങനെയാകാം, അത് കഴിഞ്ഞ അവസാനം ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ആ മനസ്സ് ശാന്തമായ മതി എന്നല്ല ഇവിടെ പറയുന്നു. സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഈ കാര്യം വീണ്ടും ആവർത്തിച്ചു പറയും. ഒരു സ്ഥിതപ്രജ്ഞന്റെ മനസ്സെങ്ങനെയാണോ അത്തരത്തിൽ സ്വന്തം മനസ്സിനെ ഒരു സാധകൻ പരിശീലിപ്പിക്കും. എന്നുവെച്ചാൽ അവിടെ ചലനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭ്യാസത്തിന്റെ ആവശ്യമില്ല. ഒരു സാധകനാണെങ്കിലോ അതിന് അഭ്യാസത്തിലൂടെ നിലനിർത്താൻ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുമ്പോൾ പരാജയം ഉണ്ടാകാം, വിട്ടുപോകാം, എന്നാലും ശ്രമം തുടരുന്നു. അപ്പം മനസ്സിന്റെ അത്തരത്തിലുള്ള ഒരു നിശ്ചലാവസ്ഥ, ഈ സുഖദുഃഖങ്ങൾ കൊണ്ട് മനസ്സിനെ ഇളകാതിരിക്കുന്ന, അല്ലെങ്കിൽ സുഖദുഃഖങ്ങൾ മനസ്സിനെ ഇളക്കാതിരിക്കുന്ന ഒരു നിശ്ചലാവസ്ഥ മനസ്സിന്റെ, ആ നിശ്ചലാവസ്ഥ ആണ് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് സഹായിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയെ വളർത്തുന്നത്. സ്പഷ്ടമാണ്, മനസ്സിളകിയിരുന്നാൽ, മനസ്സ് കലങ്ങിയിരുന്നാൽ എന്ത് കാരണം കൊണ്ടോ ആയിക്കൊള്ളട്ടെ, ശീതമോ ഉഷ്ണമോ സുഖമോ ദുഃഖമോ രാഗമോ ദ്വേഷമോ എന്തായാലും ശരി, മനസ്സ് കലങ്ങിയിരുന്നാൽ, അല്ലെങ്കിൽ വിഷയചിന്ത കൊണ്ടോ വ്യവഹാര ബാഹുല്യം കൊണ്ടോ മറ്റൊരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് നാനാ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടോ, ഏത് തരത്തിലായാലും ശരി, മനസ്സ് അതിനെ വിക്ഷിപ്തമെന്ന് പറയും. മനസ്സ് വിക്ഷിപ്തമായിരുന്നാൽ ആ മനസ്സിൽ ഒരിക്കലും ആത്മചിന്തനം സാധ്യമല്ല, അസാധ്യമാണ്. അപ്പൊ മനസ്സവിടെ ശാന്തമായിരിക്കണം. ന വ്യഥയന്തി ന ചാലയന്തി എന്ന് പറയുന്നതാണ്. അപ്പൊ മനസ്സ് ശാന്തമായിരിക്കുന്നതിന് ഒന്ന് ഈ സഹിഷ്ണുതയാണ്. ദ്വന്ദ്വങ്ങളെ സഹിക്കുക. ഇവിടെ സുഖദുഃഖം എന്ന് പറഞ്ഞു, എന്നിട്ടിപ്പോ ഇവിടെ ദ്വന്ദ്വം എന്ന് പറഞ്ഞു. അപ്പൊ സുഖദുഃഖത്തെ മാത്രം എടുക്കണ്ട, ഏതെല്ലാം വിപരീത അനുഭവങ്ങളുണ്ടോ, അതായത് മനസ്സിന് എപ്പോഴും മനസ്സിന്റെ രണ്ട് കോണുകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, അതാണ് വിപരീത അനുഭവങ്ങൾ എന്ന് പറയുന്നത്. രണ്ടന്തങ്ങളിലേക്ക് സുഖം മനസ്സിന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു, ദുഃഖം വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. വിപരീത അനുഭവങ്ങൾ ഇതെല്ലാം ദ്വന്ദ്വങ്ങളാണ്. മാനം അപമാനം, സുഖം ദുഃഖം, ജയം പരാജയം, ലാഭം നഷ്ടം, ഇങ്ങനെ മനസ്സിന് സദാസമയവും രണ്ട് തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ, ഇത് സദാസമയവും അന്ധകരണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ബാഹ്യമായ ഒരു നിമിത്തമില്ലായെങ്കിൽ അവന്റെ സംസ്കാരം കൊണ്ട് വാസന ഉണ്ടെങ്കിൽ ഇതുണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു സാധാരണ ജീവന്മാർ? തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും. ദുഃഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ദുഃഖിയായിരിക്കും, സുഖത്തെക്കുറിച്ച് ചിന്തിച്ചാൽ സുഖമായിരിക്കും. രണ്ടവസ്ഥയിലും മനസ്സ് ശാന്തമല്ല. ഇതെന്ത്? ഈ രണ്ട് കാര്യങ്ങളും, ഈ ദ്വന്ദ്വങ്ങൾ മനസ്സിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിൽ അതനുസരിച്ചുള്ള ചിന്താ പ്രവാഹം നടന്നുകൊണ്ടിരിക്കും, മനസ്സ് ശാന്തമാകുന്നില്ല. അതിന് ശാന്തമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ഈ വൃത്തിപ്രവാഹങ്ങൾ അടങ്ങുന്നതാണ്. അല്ലെങ്കിൽ മനസ്സ് ഏതെങ്കിലും ഒരു വൃത്തിയിൽ നിൽക്കുന്നതാണ് മനസ്സിന്റെ ശാന്തി. അതിന് ഒരു സാധകൻ എന്താണ് ആഗ്രഹിക്കുന്നത്? മനസ്സിനെ ഒരു വൃത്തിയിൽ നിർത്താൻ. എങ്ങനെ? അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള വൃത്തി, ഒന്നുകിൽ ഒരു വൃത്തിയിൽ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള വൃത്തി നിർത്തുക. ആത്മതത്വത്തെക്കുറിച്ചുള്ള മനനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വര ചിന്ത ചെയ്യുന്നു. അപ്പം മനസ്സെന്ത് ചെയ്യുന്നു? ഒരേ തരത്തിലുള്ള വൃത്തിയിൽ നിൽക്കുന്നു. അതായത് ഇപ്പം നമ്മൾ ആത്മമനനം ചെയ്യുന്നു, മനസ്സിലൂടെ പല വിഷയങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ പല വിഷയങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരേ തരത്തിലുള്ളതാണ്, ആത്മസംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ്, ആത്മവിദ്യയെ സംബന്ധിക്കുന്നുള്ള മനോവൃത്തികളാണ്. ഇങ്ങനെ ഒരേ തരത്തിലുള്ള വൃത്തികൾ മനസ്സിൽ നിർത്തുന്നതിനാണ് ഒരു സാധകൻ ശ്രമിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യുന്നു? മനസ്സ് ബാഹ്യമായ നിമിത്തങ്ങളൊന്നുമില്ലെങ്കിൽ, വാസന കൊണ്ട് അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടെങ്കിലും മനസ്സ് ദ്വന്ദ്വാത്മകമായി പരിണമിക്കും. അത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. ഈ പറയുന്ന സുഖദുഃഖങ്ങളിലോ മാനാപമാനങ്ങളിലോ ഏതെങ്കിലും മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബഹിർമുഖമായി വിഷയചിന്ത ചെയ്തുകൊണ്ടിരിക്കും. ഈ സന്ദർഭങ്ങളിലൊന്നും, ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന മനസ്സിന്റെ ആത്മചിന്തനത്തിന് ഇത് തടസ്സമായി നിൽക്കും, തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത് ആത്മചിന്തനം ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. എന്തുകൊണ്ട്? അതായത് ഈ സമയം നമ്മൾ ഏകാഗ്രമായിട്ട് ഈ പറയുന്ന വിഷയങ്ങളിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. ഏകാഗ്രത ഉണ്ടെങ്കിൽ ഭൂതഭാവികളെക്കുറിച്ചുള്ള ചിന്തയില്ല, ഒരു വിഷയം മാത്രം മനസ്സിരിക്കുന്നു. അങ്ങനെ ഏകാകാരമായി മനസ്സ് പരിണമിക്കുന്നതുകൊണ്ട് മനസ്സിപ്പോ ശാന്തമായിരിക്കുന്നു. അവിടെ ദ്വന്ദ്വ പരിണാമങ്ങളില്ല. ഈ സമയത്ത് തന്നെ എന്തെങ്കിലും പ്രാരബ്ധ വിശേഷം കൊണ്ട് ഒരാളുടെ മനസ്സ് ഈ വിഷയത്തിൽ നിന്നും വിട്ടുപോയി ഏതെങ്കിലും പൂർവ്വാനുഭവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള എന്തെങ്കിലും ഉത്കണ്ഠയിലോ മനസ്സ് നിൽക്കുകയാണെങ്കിൽ അവിടെ ദ്വന്ദ്വാനുഭവം വരും, മനസ്സ് അശാന്തമാകും. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഒന്നുകിൽ ദുഃഖസ്മരണം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ, ഇതിൽ ഈ സമയത്ത് മനസ്സ് പോവുകയാണെങ്കിൽ മനസ്സ് ദ്വന്ദ്വാത്മകമാണ്. അങ്ങനെ ദ്വന്ദ്വാത്മകമായിരിക്കുന്ന മനസ്സ് അശാന്തമായിരിക്കും. ഇവിടെ പറയും അശാന്തസ്യ കുതസുഖം, അശാന്തനവിടെ സുഖമുണ്ടാകുന്നില്ല. അവന് ഈ സമയത്ത് ഉണ്ടാകേണ്ടതായ മനസ്സിന്റെ ഏകാകാര വൃത്തിപ്രവാഹം അതുണ്ടാകുന്നുണ്ട്. അതുണ്ടാകാത്തതുകൊണ്ട് എന്താണ്? അമൃതത്വമായ അവൻ അമൃതത്വത്തിന് മോക്ഷത്തിന് യോഗ്യനായി ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സ് ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഒരേ വൃത്തിയിൽ നിൽക്കുക, ദ്വന്ദ്വാത്മകമാകാതിരിക്കുക. അപ്പോൾ ഗുരുവിന്റെ പ്രാരബ്ധം കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് അവശ്യം ദ്വന്ദ്ഭാവത്തെ പ്രാപിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന സഹനം എന്നുള്ള ആയുധത്തെ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ അതിനെ വർദ്ധിക്കാൻ അനുവദിക്കാതിരിക്കുക. അതിന് മറ്റൊരുപായം കൂടെ ഇവിടെ നിർദ്ദേശിച്ചു. വർദ്ധിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിത്യാത്മദർശനം, ആത്മചിന്തനം ചെയ്യുക. അതാണ് സത്സംഗത്തിന്റെ പ്രയോജനം. മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് സത്സംഗം. അതായത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധാരണഗതിയിൽ നിശ്ചലമാകാൻ കഴിയത്തില്ല, അത് പരിണമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സ് നമ്മൾ കുറച്ച് സമയത്തേക്ക് ആ മനസ്സിനെ ശാന്തമാക്കുന്നു, ഏകാകാരമാക്കുന്നു, അതാണ് സത്സംഗം. നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നു സ്വയം അല്ലെങ്കിൽ കൂട്ടായി. ആ സമയത്ത് മാത്രമേ മനസ്സിന് ഈ പറയുന്ന ഏകാകാരത, ശാന്തത കിട്ടുന്നുള്ളൂ, ഈ പറയുന്ന അചലഭാവം അത് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തെല്ലാം എന്തായിരിക്കും? മനസ്സ് സാധാരണഗതിയിൽ വിഷയചിന്തയിലായിരിക്കും അല്ലെങ്കിൽ ദ്വന്ദ്വാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു ദ്വന്ദ്വ സഹിഷ്ണു, ഈ ദ്വന്ദ്വത്തെ സഹിക്കുന്നവൻ എങ്ങനെ? നിത്യാത്മദർശനം, ആത്മചിന്തനം കൊണ്ട്, സത്സംഗം കൊണ്ട് അവൻ മോക്ഷത്തിന് യോഗ്യനായിത്തീരുന്നു. അമൃതത്വായ കൽപ്പതേ സമർത്ഥോ ഭവതി. ഈ കാര്യം ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിലും വീണ്ടും വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷഷഭ സമ ദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. പുരുഷഷഭ, പുരുഷശ്രേഷ്ഠ, ഇത്തരം സംബോധനകൾ പല ഭാഗത്തും വരും. ഭാരത, പുരുഷശ്രേഷ്ഠ, പരന്തപ എന്നെല്ലാം പറയുന്നത് ഇവിടെ അർജുനനെ മാനസികമായി ഒരു മനഃശാസ്ത്രപരമായ ഒരു ചികിത്സയാണ് അർജുനന് കൊടുക്കുന്നത്. അർജുനൻ ഇപ്പൊ തളർന്നിരിക്കുകയാണ്. പറഞ്ഞു വ്യാമിശ്രേണീവ ബാക്കി, ഹൃദയ ദൗർബല്യത്തിൽ വ്യാമിശ്രമായി പരസ്പര ബന്ധമില്ലാത്ത പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അർജുനന്, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ സ്വയം തളർന്നിരിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ആത്മവിശ്വാസം, ആത്മബലം കൊടുക്കുന്നതിന്, ആ വ്യക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ജീവന്റെ സ്വനിലയെ, നിജസ്ഥിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ശക്തമായ സംബോധനകൾ. നീ പുരുഷശ്രേഷ്ഠനാണ്, നിന്റെ പൗരുഷവും ശക്തിയും എല്ലാം ഉണ്ട്, ഇന്ന് നിന്റെ ഈ അവസ്ഥയ്ക്ക് അതൊന്നും യോജിച്ചതല്ല എന്നിങ്ങനെ ആത്മവീര്യം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സംബോധനകൾ. ഹേ പുരുഷഷഭ, നീ പുരുഷശ്രേഷ്ഠനാണ്, നീ ഇങ്ങനെ തളരേണ്ടവനല്ല, കൂടുതൽ ശക്തി പകരുന്ന വാക്കുകൾ അതാണ് ഇവിടെ ഭഗവാൻ ഉപയോഗിക്കുന്നത്. ഏതേ യം പുരുഷം, ഏതൊരു പുരുഷനെയാണോ, ഈ പുരുഷ ശബ്ദം ഉപയോഗിച്ചിരിക്കുകയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പൗരുഷമുള്ളവൻ, ശക്തിയും വീര്യവും തേജസ്സും എല്ലാം ഉള്ളവൻ, അതാണ് ഏതൊരുവനെയാണോ. ഏതേ ന വ്യഥയന്തി, ഇതൊന്നും ഇളക്കാതിരിക്കുന്നത്, ചലിപ്പിക്കാതിരിക്കുന്നത്, ഇതെല്ലാം മനസ്സിൽ വന്നു കഴിഞ്ഞാലും ഇതൊന്നും ആ മനസ്സിനെ ഇളക്കാതിരിക്കുന്നത് ഏതൊരു ധീരനെയാണോ. എങ്ങനെയുള്ളവൻ? സമ ദുഃഖ സുഖം, സുഖദുഃഖങ്ങളിൽ സമനായിരിക്കുന്നവൻ. ആ സമത്വത്തെയാണ് നമ്മൾ വിശദീകരിച്ചത്. തുടർന്ന് സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കാതിരിക്കുന്നവൻ മനസ്സുകൊണ്ട്, ധീരം, അത് ആവർത്തിച്ച് പറയും, വിവേകമുള്ളവൻ, ആത്മബോധമുള്ളവൻ, അതുകൊണ്ട് ആത്മബോധവന് സഹായിക്കുന്നുവെന്നും വരുന്നു. ഏതൊരുവനെയാണോ ഇതെന്നും ഇളക്കാതിരിക്കുന്നത് സഹ അവൻ, അമൃതത്വായ കൽപ്പതേ, മോക്ഷത്തിന് യോഗ്യനായിത്തീരുന്നു, അവന് മോക്ഷമുണ്ട്. എന്നുവെച്ചാൽ മനസ്സ് ശാന്തമുള്ളവന് ആത്മവിദ്യ ഉണ്ടാകും, അവൻ മുക്തനായിത്തീരും എന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ മനസ്സിൻ്റെയാണ് ഒരു സാധകനെ സംബന്ധിച്ച് കൈവരിക്കേണ്ട മുഖ്യമായ ഉപായം എന്നാണ് ഈ ശ്ലോകത്തിൽ ബോധിപ്പിക്കുന്നത്. യം ഹി നം വ്യഥയന്തിയേ പുരുഷം പുരുഷഷഭ സമ ദുഃഖസുഖം ധീരം സ്വമൃതത്വായ കൽപ്പതേ. അടുത്ത ഭാഷ്യത്തിൽ ഇതശ്ച ശോകമോഹോ അകൃത്വാ ശീതോഷ്ണാദി സഹനം യുക്തം. ഇതശ്ച, ഇനി പറയാൻ പോകുന്നതുകൊണ്ട്, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കൊണ്ടും ശോകമോഹോ അകൃത്വാ, ശോകമോഹങ്ങളെ സൃഷ്ടിക്കാതെ, ശീതോഷ്ണാദി സഹനം യുക്തം, ശീതോഷ്ണാദികളെ സഹിക്കുന്നതാണ് യോഗ്യം. ശീതോഷ്ണാദികളെ സഹിക്കണം ഈ പറഞ്ഞ രീതി. യസ്മാത്, എന്തുകൊണ്ട് അതിനടുത്ത് പറയുന്നു, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭിഃ ന അസദഃ അവിദ്യമാനസ്യ ശീതോഷ്ണാദേഹ സകാരണസ്യ ന വിദ്യതേ നാസ്തി ഭാവോ ഭവനം അസ്തിത. അവിദ്യമാനസ്യ, ഇല്ലാത്തതായ എന്നുവെച്ചാൽ കൽപ്പിതമായ എന്നർത്ഥം. അദ്വൈതത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കൽപ്പിതം. അസതഹ, അസത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പിതമായിരിക്കുന്നു. ആര് കൽപ്പിച്ചു? ജീവൻ കൽപ്പിച്ചിരിക്കുന്നതായ. അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കും? ശീതോഷ്ണാദേഹേ, ശീതോഷ്ണാദികൾ സകാരണത്യ, അതിന്റെ കാരണങ്ങളോടുകൂടി, ശീതവും ഉഷ്ണവും അതിന്റെ കാരണങ്ങളോടുകൂടി, ന വിദ്യതേ നാസ്തി ഭാവോ, അതിന് ഭാവം ഭവനം അസ്ഥിത അതിനില്ല എന്നാണ്. ശീതോഷ്ണാദികൾ കൽപ്പിതമായതുകൊണ്ട്, അതായത് ശീതോഷ്ണാദികളെ സഹിക്കുന്നതിന് ഒരുവൻ എങ്ങനെയാണ് മനസ്സിന് ദൃഢതയുണ്ടാകുന്നത്, അതിനു വേണ്ടിയിട്ട് പറയുകയാണ്. ആ ശീതോഷ്ണാദികളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം, ചിന്തയാണ് ഇതിന് സഹായിക്കുന്നത്. മനസ്സിന്റെ ദാർഢ്യത്തിന് എപ്പോഴും സഹായിക്കുന്ന ചിന്തയാണ് മനനം. എങ്ങനെ മനനം ചെയ്യണം? ഈ ശീതോഷ്ണാദികൾ കൽപ്പിതമാണ്, വാസ്തവത്തിൽ അവയ്ക്ക് അസ്തിത്വമില്ല. അതാണ് അടുത്ത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. നഹി ശീതോഷ്ണാദി സകാരണം പ്രമാണൈഹി നിരൂപ്യമാണം വസ്തുസദ്ഭവതി. ശീതോഷ്ണാദികൾ സകാരണം, അതിന്റെ കാരണത്തോടുകൂടി ചിന്തിക്കണം. ശീത എവിടെ നിന്ന് വരുന്നു? നമുക്ക് പറയാം ജലത്തിൽ ശീതമുണ്ട്. ഉഷ്ണം എവിടെ നിന്ന് വരുന്നു? നമുക്ക് പറയാം അഗ്നിയിൽ ഉഷ്ണമുണ്ട്. അപ്പൊ ശീതോഷ്ണാദി ഗുണങ്ങൾ അതിന്റെ കാരണങ്ങളോടുകൂടി, അതിന്റെ കാരണങ്ങളായിരിക്കുന്ന ദ്രവ്യങ്ങളോടുകൂടി. അല്ല, ജലത്തിൽ ശീതമുണ്ട്, പക്ഷെ ആ ശീതം നമ്മളെ ബാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദുഃഖമുണ്ടാകുന്നുള്ളൂ. അപ്പോൾ ശീത എന്ന് പറയുന്ന ഗുണം അതിന് കാരണമായിരിക്കുന്ന ദ്രവ്യത്തിലിരിക്കുന്നു, അതുകൊണ്ട് മാത്രമേ നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ആ ഗുണവും നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ആയിട്ടുള്ള ബന്ധം വരണം. അപ്പൊ ശീതോഷ്ണാദി അനുഭവത്തിന് ശീതോഷ്ണാദി ഗുണങ്ങൾ മാത്രമല്ല കാരണം, നമ്മുടെ ഇന്ദ്രിയവും മനസ്സിതെല്ലാം കാരണമാണ്. അപ്പോ സകാരണം, ശീതോഷ്ണാദികളെ അതിന്റെ കാരണത്തോടുകൂടി പ്രമാണൈഹി നിരൂപ്യമാണം, പ്രമാണങ്ങളെ കൊണ്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എന്നർത്ഥം. അത് പ്രമാണങ്ങളെ കൊണ്ടെങ്ങനെ ചിന്തിക്കുന്നത്? അതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. വസ്തുസത് എന്ന ഭവതി, അത് വസ്തുസത്യമുള്ളതല്ല എന്നർത്ഥം. എന്തുകൊണ്ട് വികാരോഹിസ? ഇതെല്ലാം വികാരങ്ങളാണ്, കാര്യങ്ങളാണ്, എവിടെ നിന്നോ പരിണമിച്ചു വന്നതാണ് ഇതെല്ലാം. അങ്ങനെ പരിണമിച്ചു വരുന്നതിന്റെ പ്രത്യേകത എന്താണ്? വികാരസ്ഥ വ്യഭിചരതി. വികാരം എന്ന് പറയുന്നത് എന്താണ്? വ്യഭിചരതി, മാറിപ്പോകുന്നു. ചരതി, ചരഗതു എന്നുള്ള ധാതു നിന്നാണ് ചരതി, ചരിക്കുന്നു, സഞ്ചരിക്കുന്നു. അതിനോടുകൂടി രണ്ട് ഉപസർഗങ്ങൾ ചോദിക്കുകയാണ്. ബി അഭി, ബ്യഭി എന്ന് പറഞ്ഞാൽ സ്വന്തം നിലയിൽ നിന്ന് മാറിപ്പോകുന്നു. ഏത് നിലയിലാണോ ഈ നിമിഷം നിൽക്കുന്ന അടുത്ത നിലയിൽ അത് അതിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മൾ മാറിപ്പോകുക എന്നുള്ള അർത്ഥത്തിൽ വികാരങ്ങളെല്ലാം മാറിപ്പോകുന്നു, ഒരേ നിലയിൽ നിൽക്കുന്നില്ല എന്നർത്ഥം. അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. യഥാ ഘടാതി സംസ്ഥാനം ചക്ഷുഷാ നിരൂപ്യമാണം മൃദ് വ്യതിരേകേണ അനുപലബ്ധേഹി അസത്. പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയുകയാണ്. ഘടാതി സംസ്ഥാനം, കുടം, വസ്ത്രം തുടങ്ങിയ സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആ രൂപം, ആകാരം, അതാണ് സംസ്ഥാനം എന്ന് പറയുന്നത്. കുടം, വസ്ത്രം തുടങ്ങി ആ രൂപങ്ങൾ നമ്മൾ ബാഹ്യമായി കാണുന്ന അതിന്റെ ആകാരം എങ്ങനെയാണ്? കുടം എന്ന് പറഞ്ഞാൽ ഉരുണ്ടിരിക്കുന്നു, അതിന് കഴുത്തുണ്ട്, അതിന് വയറുണ്ട്, അതിന് ചുവടുണ്ട്, അതിന് വക്കുണ്ട്, ഇങ്ങനെ നമ്മൾ കാണുന്നത്. വസ്ത്രമാണെങ്കിലോ അത് നീണ്ടിരിക്കുന്നു, അത് പരന്നിരിക്കുന്നു, ഇങ്ങനെ നമ്മൾ കാണുന്ന ആ ആകാരത്തിന് സംസ്ഥാനം എന്ന് പറയുന്നു. അത് ചക്ഷുഷാ നിരൂപ്യമാണ്, കണ്ണുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അറിയുന്നു, നിരൂപണം ചെയ്യുന്നു. എങ്ങനെ നിരൂപണം ചെയ്യുന്നു? ഈ വസ്ത്രം ഇത് പരന്നതാണ്, ഇതിന് നീളമുണ്ട്, ഇതിന് വീതിയുണ്ട്, ഇതുകൊണ്ട് നമുക്ക് ആവരണം ചെയ്യാൻ, മറയ്ക്കാൻ കഴിയും എന്നിങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് അതിനെ അറിയുന്നു, മനസ്സിലാക്കുന്നു. അതിന്റെ നീളം, വീതി, ഘനം തുടങ്ങിയ നമ്മൾ അറിയുന്നതാണ് നിരൂപണം ചെയ്യുക എന്ന് പറയുന്നു. കണ്ണുകൊണ്ട് അതിനെ ഗ്രഹിക്കുന്നു. കുടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ണുകൊണ്ട് അതിന്റെ ആകൃതി, അതിന്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്ന ഈ വസ്തുക്കൾ ഒരു ഉദാഹരണമായി പറഞ്ഞു തന്നേ ഉള്ളൂ, പുസ്തകം ഒന്നെടുത്താലും ശരി. അത് മൃത് വ്യതിരേകീണ അനുപലബ്ധേഹി. ഈ പറയുന്ന കുടം മൃത് വ്യതിരേകീണ, മൃത്തിൽ നിന്ന്, മണ്ണിൽ നിന്നും വേറിട്ട്, വ്യതിരേകീണ അനുപലബ്ധേഹി, ഉപലബ്ധമാകുന്നില്ല, അറിയാൻ നമുക്ക് കഴിയുന്നില്ല. മണ്ണിൽ നിന്നും മാറ്റി ആ വസ്തുവിനെ അറിയാൻ കഴിയാത്തത് കൊണ്ടെന്താണ്? അസത്. അത് അസത്താണ് എന്ന് പറഞ്ഞാൽ കൽപ്പിതമാണ്, നമ്മൾ കൽപ്പിച്ചതാണ്. മണ്ണിൽ അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ കൽപ്പിച്ചതാണ്, അല്ലാതെ അവിടെ ഉള്ളതല്ല എന്നർത്ഥം. മണ്ണിൽ നിന്നും വേറിട്ട് അങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ കൽപ്പിച്ചു. അത് കണ്ണുകൊണ്ട് തന്നെ നോക്കാൻ പറയുകയാണ്, സൂക്ഷിച്ചു നോക്കുക. മണ്ണിൽ നിന്ന് വേറിട്ട് അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? മണ്ണല്ലാതെ ഇല്ല. അപ്പം മണ്ണിൽ നിന്ന് വേറിട്ടൊരു വസ്തു ഉണ്ട്, മണ്ണിൽ നിന്നൊരു കാര്യം ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വേറിട്ടെന്ന് പറയുന്നത്? നമ്മൾ പറയുന്നു, നേരത്തെ ഇവിടെ മണ്ണാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ മണ്ണിൽ നിന്നൊരു പുതിയ കാര്യം ഉണ്ടായെന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവമാണ്, മണ്ണിൽ നിന്നൊരു പുതിയ വസ്തു ഉണ്ടായി. ആ പുതിയ വസ്തു എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് വേറിട്ടില്ലാത്തത് കൊണ്ട് അവിടെ ഒരു പുതിയ വസ്തു എന്നുള്ളത് നമ്മൾ വെറുതെ കൽപ്പിച്ചതാണെന്നാണ്. അതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറയുന്നു, എന്താണ്? മണ്ണിൽ നിന്നൊരു പുതിയ വസ്തുവിനെ ഇവിടെ സൃഷ്ടിച്ചു, ഇതുവരെ ഇല്ലാതിരുന്ന വസ്തു. ഒരു പുതിയ സൃഷ്ടിയെ, ഒരു വസ്തുവിനെ, ഒരു കാര്യത്തെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു. പക്ഷേ പറയുന്നു, ഭാഷകാരൻ പറയുന്നു, കണ്ണുകൊണ്ട് തന്നെ അതിനെ സൂക്ഷിച്ചു നോക്കുക. അവിടെ മണ്ണിൽ നിന്നും വേറിട്ട് ഏതെങ്കിലും ഒരു പുതിയ വസ്തുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ പുതിയ വസ്തു ഉണ്ടെന്ന് കരുതുന്നതോ അത് കൽപ്പിതമാണ്, നമ്മുടെ മനസ്സ് കൽപ്പിച്ചതാണ് പുതിയൊരു വസ്തുവിനെ. മണ്ണേ ഉള്ളൂ, അസത്. യഥാ ഇപ്രകാരം സർവോ വികാര കാരണം വ്യതിരേകേണ അനുപലബ്ധേഹി അസത്. ഇതിങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചരൂപത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഘടകങ്ങളായി കാണുന്ന സർവവിഷയങ്ങളും സർവവികാരങ്ങളും സർവകാര്യങ്ങളും കാരണം വ്യതിരേകേണ അനുപലബ്ധേഹി, കാരണത്തിൽ നിന്നും ഭിന്നമായി, കാരണം വ്യതിരേകേണ അനുപലബ്ധേഹി, അനുഭവപ്പെടാത്തത് കൊണ്ട് അസത്. അത് കൽപ്പിതമാണ്. എന്തുകൊണ്ട്? അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ജന്മ പ്രധ്വംസാഭ്യാം പ്രാഗ് ഊർധ്വം ച അനുപലബ്ധേ. ഒരു വസ്തുവിനെ എടുത്തു നോക്കുക, വസ്ത്രത്തെ തന്നെ എടുക്കുക, ആ വസ്ത്രം ജന്മം, അതിന്റെ ഉത്പത്തി, ആ ഉത്പത്തിക്ക് പ്രാഗ് മുമ്പും, പ്രധ്വംസം അതിന്റെ നാശം, അതിന് ഊർധ്വം ശേഷവും, അനുപലബ്ധേ അത് അനുഭവപ്പെടുന്നില്ലല്ലോ. ജന്മപ്രധ്വംസാഭ്യാം പ്രാഗ് ഊർധ്വം ച അനുപലബ്ധേ. ഒരു കാര്യവും അതിന്റെ ഉത്പത്തിക്ക് മുമ്പും അതിന്റെ നാശത്തിന് ശേഷവും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് എന്താണ്, അത് നിത്യമല്ല, അത് അസത്താണ്, അത് കൽപ്പിതമാണ് എന്നർത്ഥം. ഒരു വികാരവും നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. നൂലുകൊണ്ട് വസ്ത്രം നെയ്യുന്നതിന് മുമ്പ് ആ നൂലിൽ നമുക്ക് വസ്ത്രം അനുഭവപ്പെടുന്നില്ല. ആ വസ്ത്രത്തിൽ നിന്നും നൂലുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വസ്ത്രം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ജന്മപ്രധ്വംസാഭ്യാം, ജന്മത്തിനും നാശത്തിനും പ്രാഗ് ഊർധ്വം ച മുമ്പും പിമ്പും അനുപലബ്ധേ കാര്യങ്ങൾ അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടത് കൽപ്പിതമാണ്. കാര്യസ്യ ഘടാദേഹി മൃദാദി കാരണസ്ഥിത തത്കാരണം വ്യതിരേകീണ അനുപലബ്ധേഹി അസത്വം പറയുന്നു. മണ്ണിനെയും കുടത്തിനെയും എടുക്കുന്നു. കുടം ശരിയാണ്, മണ്ണിൽ നിന്നുണ്ടായതാണ്. അത് നമ്മൾ ഒരു വസ്തു ഉണ്ടായി എന്ന് കരുതി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അസത്താണെന്ന് പറയാം. പക്ഷെ ആ കുടത്തിന് കാരണമായിരിക്കുന്ന മണ്ണോ അത് സത്യമാണല്ലോ. പറയുന്നു അതിനെയും അതിന്റെ കാരണത്തോട് ചേർത്ത് ചിന്തിച്ചു നോക്കുക, അവിടെ ഇത് തന്നെ സംഭവിക്കും. ഈ കാര്യകാരണ പരമ്പര പിന്നിലേക്ക് ചിന്തിച്ചു നോക്കണം ആണ് പറയുന്നത്. കാര്യസ്യ ഘടാദേഹി, കാര്യമായിരിക്കുന്ന കുടവും മറ്റും, മൃദാദി കാരണസ്ഥിര, ഇനി അതിന് കാരണമായിരിക്കുന്ന മണ്ണ്, തത്കാരണം വ്യതിരേകണം, അതിന്റെ കാരണത്തെ മണ്ണിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ കാരണത്തിൽ നിന്ന് മണ്ണ് വേറെയല്ല എന്നുവെച്ചാൽ മണ്ണ് എന്ന് പറയുന്നത് സ്ഥൂലമായൊരു വസ്തുവാണ്. അതിനെ നമ്മൾ അതിന്റെ അവയവങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ അത് പരമാണു വരെ പോകും. ആ പരമാണുക്കൾ കൂടി ചേർന്ന് സ്ഥൂലഭാവത്തെ കൈക്കൊണ്ടതാണ് മണ്ണ്. അപ്പോൾ ഇവിടെ നിന്ന് അതിന്റെ അവയവങ്ങളിലേക്ക്, അതിന്റെ അവയവങ്ങളിലേക്ക്, അതിന്റെ അംശങ്ങളിലേക്ക് അങ്ങനെ ചിന്തിച്ച് പോയാൽ ഈ സ്ഥൂലമായി കാണുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ കാരണത്തിൽ നിന്നും വേറെയല്ല, വേറിട്ട് അനുഭവപ്പെടുന്നില്ല. തത് കാരണം വ്യതിരേകീണ അനുപലബ്ധേഹി അസത്. എങ്ങനെയാണോ കുടം കൽപ്പിതമായത് അതുപോലെ മണ്ണും കൽപ്പിതമാണ്. ഇങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് കാര്യകാരണ പരമ്പര ഏതുവരെ ചെല്ലുന്നോ അതുവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ കാര്യകാരണ പരമ്പര മുഴുവൻ അസത്തായി പോകും, കൽപ്പിതമായി പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തത് അസത്വിച്ച സർവ അഭാവ പ്രസംഗം. ഇങ്ങനെ ഈ കാര്യകാരണ പരമ്പരയെ മുഴുവൻ കൽപ്പിതമാണ് എന്ന് കരുതിക്കഴിഞ്ഞാൽ, അസത്താണ് എന്ന് കരുതിക്കഴിഞ്ഞാൽ ശൂന്യപ്രസക്തി വരും, സർവാഭാവം, ശൂന്യഭാവം വരും. ഇത് ചെയ്തെന്നാണെങ്കിലോ എന്നാ അതിനെ നിഷേധിക്കുന്നു. അത് വരത്തില്ല, ശൂന്യതയിലെത്തുന്നില്ല ബുദ്ധി. അറിവ് ശൂന്യതയിൽ ഒരിക്കലും എത്തത്തില്ല. എന്തുകൊണ്ട്? സർവത്ര ബുദ്ധി ദ്വയ ഉപലബ്ധേഹി. സർവത്ര എന്ന് പറഞ്ഞാൽ സർവകാര്യകാരണഭാവങ്ങളിലും, വസ്ത്രത്തിലായാലും നൂലിലായാലും കുടത്തിലായാലും മണ്ണിലായാലും സർവത്ര ബുദ്ധിദ്വയ ഉപലബ്ധേഹി. രണ്ടു തരത്തിലുള്ള അറിവ് സദാസമയവും ഈ ജീവന്മാർക്കുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സദ്ബുദ്ധി അസദ്ബുദ്ധിരീതി, സദ്ബുദ്ധി എന്നും അസദ്ബുദ്ധി എന്നും, സദ്ബുദ്ധിയും അസദ്ബുദ്ധി. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സദാസമയവും ജീവന് രണ്ടു തരത്തിലുള്ള ബുദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, സദ്ബുദ്ധിയും അസദ്ബുദ്ധിയും. യദ് വിഷയ ബുദ്ധി ന വ്യഭിചരതി തത് സത്. ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള ബുദ്ധിക്കാണോ മാറ്റം ഉണ്ടാകാതിരിക്കുന്നത് ആ വിഷയം സത്തായിരിക്കും എന്നാണ്. ഏതൊരു കാര്യത്തെ കുറിച്ചുള്ള അറിവിനാണോ മാറ്റമില്ലാതിരിക്കുന്നത്, തുടർന്നുകൊണ്ടേയിരിക്കുന്നത്, ആ വിഷയം സത്തായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിഷയത്തെ നമ്മൾ അറിയുമ്പോൾ ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആ അറിവ് തുടർന്ന് തന്നെ നിൽക്കുന്നു, അറിവിന് മാറ്റമേ സംഭവിക്കുന്നില്ല. എവിടെ എന്തിനെ അറിഞ്ഞാലും ആ ഒരു അറിവിന് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ആ അറിവുകൊണ്ട് അറിയുന്ന വസ്തു സത്താണ്. ഇതാണ് സത്തിന്റെ ഇവിടുത്തെ നിർവചനം എന്നർത്ഥം. അറിവും സത്തായിരിക്കും, വിഷയവും സത്തായിരിക്കും. നമ്മുടെ സാധാരണ അനുഭവങ്ങളെ തന്നെ നോക്കാം. ഇപ്പോൾ ഈ പുസ്തകത്തെ അറിയുന്നു, വാസ്തവത്തിൽ പുസ്തകത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന അറിവ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതായി നമ്മൾ കരുതുന്ന അറിവ്, ആ അറിവ് ഈ പുസ്തകമെന്ന് പറയുന്ന ബാഹ്യവിഷയത്തെ ഉൾക്കൊള്ളുകയാണ്. അതായത് അറിവിൽ അറിവ് വിഷയത്തെ അന്തർഭവിപ്പിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. എങ്ങനെ? ദേശ കാലം എന്ന് പറയുന്ന രണ്ട് ഉപാധികളിലൂടെ, ദേശകാലങ്ങളിലൂടെ. മുമ്പൊരു തവണ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ദേശവും കാലം, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദേശവും കാലവും, ഈ പുസ്തകം ഒക്കെ ഞാൻ അറിയുമ്പോൾ ഇപ്പോൾ അറിയുകയാണ്, ഇന്നലെയും അറിഞ്ഞിരുന്നു, നാളെയും അറിയും. അപ്പോൾ കാലത്തോട് ബന്ധപ്പെട്ട് എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഈ പുസ്തകത്തെ എനിക്ക് സ്മരിക്കാൻ കഴിയൂ. ഒന്ന് വർത്തമാനത്തിലുള്ള അറിവ്, അതായത് ഈ കാലത്തിലുള്ള അറിവ്, മറ്റൊന്ന് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള സ്മരണ. ഇത് രണ്ടും അല്ലാതെ മറ്റൊന്ന് സംഭവിക്കാം, ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കാലം അതിനോട് ബന്ധപ്പെട്ടിരിക്കും. എങ്ങനെ? ഇന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്നാ. പക്ഷേ കാലം എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ അത് അന്തർഹിതമായിരിക്കുകയാണ്. അതായത് കാലത്തെ നമ്മൾ സദാ സ്മരിക്കണമെന്നില്ല. ഇപ്പം ഈ പുസ്തകത്തെ ഞാൻ കാണുമ്പോൾ ഇതാ ഈ കാലത്തിൽ ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് കാലത്തെക്കൂടി നമ്മൾ പറയണമെന്നില്ല. പക്ഷെ അത് അന്തർഹിതമായിരിക്കും. കാലബോധം കൂടാതെ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ്, അങ്ങനെ ഒരു ബോധമുണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴെങ്കിലും ഈ പുസ്തകത്തെ ഇനി ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓർക്കുന്നത്? മുമ്പ് ഞാൻ ഈ പുസ്തകത്തെ കണ്ടിരുന്നു. മുമ്പ് എന്ന് പറയുന്ന കാലത്തെ സൂചിപ്പിക്കുകയാണ്. ഇന്നലെ ഞാൻ പുസ്തകത്തെ കണ്ടിരുന്നു, കാലത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ബോധമുണ്ടാകണമെങ്കിൽ കാലബോധം കൂടാതെ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകത്തില്ല ഉണർന്നിരിക്കുമ്പോൾ. അതുപോലെ ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നാണ് ദേശം, ദേശത്തെക്കുറിച്ചുള്ള ബോധം. ഈ പുസ്തകത്തെ അറിയുമ്പോൾ ഞാൻ എങ്ങനെ അറിയുന്നത്? ഇവിടെ എന്നറിയുന്നു. അതാണ് ദേശത്തെക്കുറിച്ചുള്ള ബോധം. ഇവിടെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മേശപ്പുറത്തെന്നാവാം, അല്ലെങ്കിൽ ഈ വീടിനുള്ളിലെന്നാകാം, അല്ലെങ്കിൽ ഈ സ്ഥലത്തെന്നാവാം. ഞാൻ നാളെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പറയണമെങ്കിൽ പറയും, ഞാൻ ആ പുസ്തകത്തെ ഇന്ന സ്ഥലത്ത്, വള്ളിക്കാവ്, ദേശത്തെക്കുറിച്ച് പറയും, ഇന്ന സ്ഥലത്ത് ഞാൻ ആ പുസ്തകം കണ്ടു. അപ്പം ദേശം ഇവിടെ, ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ മേശ, ഈ മേശയുടെ പുറത്ത് പുസ്തകത്തിന് ആധാരമായിരിക്കുന്ന ദേശം മേശ. ഒന്നുകൂടി അത് വലുതായി കഴിഞ്ഞാൽ അത് ഈ കെട്ടിടമായി. കുറച്ചുകൂടി അതിൻ്റെ ആധാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഈ നാടായി, ദേശമായി. ഇന്ത്യക്ക് പുറത്തു പോയിരുന്നാൽ പുസ്തകത്തിൻ്റെ ആധാരം എന്താ? ഇന്ത്യയായി, ഈ രാജ്യം തന്നെയായി. ഞാൻ ഇന്ത്യയിൽ വെച്ച് ആ പുസ്തകത്തെ കണ്ടെന്ന് പറയും എന്ന് മുമ്പ്. അപ്പൊ ദേശം കാലം ഈ രണ്ടിന്, അത് പരിമിതമാകാം അല്ലെങ്കിൽ അപരിമിതമാകാം. ഈ രണ്ടിനോട് കൂടി ചേർന്ന് മാത്രമേ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റൂ. അങ്ങനെ ഒരു വിഷയത്തെ അറിയുമ്പോൾ ഈ അറിവെന്താണ് ചെയ്യുന്നത്? ഇത് ദേശകാലങ്ങൾ, അതിനെക്കുറിച്ച് അതിനെ ഉപമിക്കുന്നത് ഒരു വലയെ പോലെയാണ്. ദേശവും കാലവും കൊണ്ടൊരു വല നെയ്തിട്ട് നമ്മുടെ അന്ധക്കരണം അല്ലെങ്കിൽ അറിവ് ഒരു വിഷയത്തെ അതിൽ ഉൾക്കൊള്ളുകയാണ്. അതാണ് ഒരു വസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നത്. ഒരു വല കൊണ്ടൊരു വസ്തുവിനെ നമ്മൾ പിടിച്ചെടുക്കുന്ന പോലെ, വല കൊണ്ട് മത്സ്യത്തെ പിടിക്കുന്ന പോലെ. വിഷയത്തെ മനസ്സുൾക്കൊള്ളുന്ന എങ്ങനെ? ദേശകാലങ്ങളാകുന്നു. അതുകൊണ്ടൊരു വല നെയ്ത് അതുകൊണ്ട് മനസ്സ് ഇതിനെ ഉൾക്കൊള്ളുകയാണ് ഓരോ വിഷയത്തെയും. അത് ആ വിഷയം ഇവിടെ ഇപ്പോൾ എന്താണ്? വിഷയം പരിമിതമാണ്, പരിച്ഛിന്നമാണ്. പരിച്ഛിന്നമായിരിക്കുന്ന വിഷയത്തെ മനസ്സ് പരിച്ഛിന്നമായി ഉൾക്കൊള്ളുന്നു. വിഷയം വിപുലമാകുന്നതിനനുസരിച്ച് എന്തു വരുന്നു? മനസ്സിന് ഇതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ്. നമുക്ക് നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിനതിനെ ഉൾക്കൊള്ളാൻ കഴിയും. ഒരു വസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു, മനസ്സതിനെ ഉൾക്കൊള്ളുകയാണ്, മനസ്സതിനെ പൊതുകയാണ്. എന്നുവെച്ചാൽ മനസ്സ് ആ വിഷയത്തെ അന്തർഭവിപ്പിക്കുകയാണ്. മനസ്സ് ആ വിഷയത്തെ തന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. അതാണ് വിഷയത്തെ അറിയുന്നത്. പക്ഷേ ഈ വിഷയം അപരിമിതമായി കഴിഞ്ഞാൽ എനിക്ക് ഈ ദേശത്തെ അറിയാൻ പറ്റുന്നു, ഈ സ്ഥലത്തെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലം ഒന്ന് വിപുലമായി കഴിഞ്ഞാലോ? ഒരു ജില്ലയായി കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ, രാജ്യമായി കഴിഞ്ഞാൽ, ഭൂഖണ്ഡമായാൽ, ഈ പൃഥ്വി മണ്ഡലമായാൽ പിന്നെ എൻ്റെ മനസ്സത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിനതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ദേശകാലങ്ങളെ കൊണ്ട് മനസ്സിനെ അവിടെ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല ആ വസ്തുവിനോട്. ദേശം വിപുലമായി പോകുന്നു. ഇവിടെ എന്തുകൊണ്ടാണ്? ഈ മേശപ്പുറത്ത് ഈ പുസ്തകം ഇരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകം പരിച്ഛിന്നമാണ്, പരിമിതമാണ്. അതിന്റെ ആധാരമായിരിക്കുന്ന ദേശവും പരിമിതമാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ രണ്ടിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ദേശവും കാലവും വ്യാപകമാകുന്നതിനനുസരിച്ച് അത് സൂക്ഷ്മമായി പോകും. മനസ്സിനതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, മേശയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇതിന്റെ നാമം, ഇതിന്റെ രൂപം, ഇതിന്റെ ആകൃതി, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്നു. കാരണം ഇതിപ്പോൾ 4 അടി വീതിയുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. 4 അടി എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റും. 10 അടി ആയാലും 100 അടി ആയാലും മനസ്സതിനെ ഉൾക്കൊള്ളുന്നില്ല. വ്യാപകമാവുമ്പോൾ വസ്തുവിനെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടത് വ്യാപകമാകുന്നുണ്ട്? വസ്തുവിന്റെ വസ്തുഗ്രഹണത്തിന് മനസ്സിനുള്ള ഒരു പ്രത്യേകത അതാണ്. കാലദേശങ്ങൾ കൊണ്ട് വസ്തു പരിമിതമായാൽ മാത്രമേ അതിനെ ഉൾക്കൊള്ളാൻ കഴിയൂ. അല്ലെങ്കിൽ വസ്തുവിനെയും അതിന്റെ ആധാരത്തെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമണ്ഡലം, ഈ ഭൂമണ്ഡലത്തിന്റെ ആധാരം എന്താണ്? ഭൂമണ്ഡലത്തിന്റെ ആധാരം അതെവിടെ നിൽക്കുന്നു? അത് തന്നെയാണ് അതിന്റെ ആധാരം. പക്ഷെ അതിന്റെ ആധാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആകാശത്തിലേക്ക് നോക്കുക, സൂര്യ ചന്ദ്ര താരകാദികളൊക്കെ നിൽക്കുന്നു. വിഷയങ്ങളാണ്, മനസ്സിന്റെ വിഷയങ്ങളാണ്. അതിനെ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട്, അതിനെ നമ്മൾ പരിമിതമായി ഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ ആധാരത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്താണ് അതിന്റെ ആധാരം? അതിനാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെയും അതിന്റെ ആധാരത്തെയും ദേശകാലങ്ങൾ കൊണ്ട് നമ്മൾ ഗ്രഹിക്കുമ്പോൾ, അത് വ്യാപകമാകുമ്പോൾ നമ്മുടെ അറിവിനതിനെ ഉൾക്കൊള്ളാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം, വിപുലമായ പ്രപഞ്ചം നമ്മുടെ അറിവിന് വിഷയമാകുന്നുണ്ടെങ്കിലും അത് നിൽക്കുന്നതിന്റെ ആധാരം അത് നമുക്ക് പിടികിട്ടുന്നില്ല. എന്താണ് ഈ ആകാശം? എന്താണ് അതിന്റെ രൂപം? അതിനെത്ര വീതിയുണ്ട്? എത്ര നീളമുണ്ട്? അതിന്റെ ഘനം എന്താണ്? ഈ രീതിയിൽ ആകാശത്തെ നമുക്കറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? വസ്തു അവിടെ അപരിമിതമായി, അതിന്റെ ആധാരവും അപരിമിതമായി. പക്ഷേ ഈ ആകാശം എന്ന് പറയുന്നത് എന്താണ്? അതാണ് അവിടെ കാണുന്ന വസ്തുക്കളുടെ എല്ലാം ദേശം. ഇവിടെ എങ്ങനെയാണോ ഈ പുസ്തകത്തിന്റെ ദേശം ഇതായിരിക്കുന്നത്, അതുപോലെ ഈ ആകാശത്തിൽ കാണുന്ന ചന്ദ്ര, സൂര്യ, നക്ഷത്രങ്ങൾ, മേഘം, വായു എന്തെല്ലാം ഇവിടെ നിലനിൽക്കുന്നു, അതിൻ്റെ എല്ലാം ദേശം, അതാണ് ആകാശം. പക്ഷെ ആ ദേശം നമുക്ക് പിടികിട്ടുന്നില്ല. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ അറിയുന്നു? ശൂന്യമായിട്ട് അറിയുന്നു, മാനങ്ങളില്ലാതെ അറിയുന്നു. എന്നുവെച്ചാൽ നീളം, വീതി, ഘനം തുടങ്ങിയ മാനങ്ങളില്ലാതെ, അതുകൊണ്ടാണ് ആകാശത്തെ ശൂന്യമെന്ന് പറയുന്നത്. അതിനെ നമ്മൾ അനിർവചനീയമായി അറിയുന്നു, നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. എന്താണ് ആകാശം എന്ന് ആർക്കെങ്കിലും നിർവചിക്കാൻ പറ്റും? ആർക്കും പിടിയില്ലാത്ത ഒന്നാണ്. അതിനെക്കുറിച്ച് അങ്ങേയറ്റം പറയാമെന്നുള്ളത് എന്താണ്? ആകാശം ശൂന്യമാണെന്ന് പറയാം. പക്ഷേ വെറും ശൂന്യമായ ഒന്നിന് ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം എങ്ങനെ താങ്ങി നിർത്താൻ കഴിയുന്നു? അപ്പൊ അതൊരു വസ്തുവാണ്, അതൊരു ദേശമാണ്. അതുകൊണ്ട് അതിനെ ഭൗതിക ആകാശം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായ ഭൂതം അതിനെ വസ്തുവായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആധുനിക ചിന്തകർ പറയുന്ന എന്താണ്? ശൂന്യമെന്നാണ്. പക്ഷെ നമ്മൾ പറയുന്ന എന്താണ്? അത് വസ്തുവാണ്. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായ പദാർത്ഥം, അതാണ് ആകാശം. ഇപ്പൊ സർവവ്യാപകമായി സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ആകാശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്ഷണത്തിൽ ഈ എല്ലാ പ്രതിഭാസങ്ങളെയും കാണുന്നു. അത്രയും വ്യാപകമായ ആകാശത്തെ, അതായത് ഈ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആകാശത്തെ, ആ ആകാശത്തെയും സർവത്തെയും ഉൾക്കൊണ്ടിരിക്കുന്ന ആകാശത്തെ, അതായത് ഒരു വസ്തുവിനെ, ഒരു വസ്തു ഒരു ദേശത്തിൽ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വസ്തുവിനെ ആ ദേശം ഉൾക്കൊള്ളുന്നു എന്നാണ്. അപ്പൊ ഈ ആകാശത്തിൽ ഈ വിഷയങ്ങളെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ ആകാശം ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ്. അതൊരു വസ്തു ആയതുകൊണ്ടാണ് അതിനെ ഭൂതാകാശം എന്ന് പറയുന്നത്. ആകാശത്ത് പറയുന്നത് എന്താണ്? അത് ഭൂതാകാശമാണ് എന്നർത്ഥം. ആകാശത്തിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശം ആ വസ്തുവിനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ആകാശത്തിൽ വസ്തു ഇരിക്കുന്നതായി എന്ത് ചെയ്യുന്നു? ജീവൻ അറിയുന്നു. ജീവൻ അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ജീവന്റെ അറിവ് അത് ആകാശത്തെക്കാൾ വ്യാപകമാകുന്നു. കാരണം അതാണ് ആദ്യം പറഞ്ഞത്, ഒരു ദേശത്തിൽ ഒരു വസ്തുവിനെ ഗ്രഹിക്കണമെങ്കിൽ ആ ദേശം വസ്തുവിനേക്കാൾ വ്യാപകമായിരിക്കണം. ആകാശത്തിൽ ഈ വസ്തുക്കളെല്ലാം നമ്മൾ അറിയുന്നു, സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാം അറിയുമ്പോൾ ആകാശം ഈ വസ്തുക്കളെക്കാളെല്ലാം വ്യാപകമായിരിക്കുന്നു. അങ്ങനെയുള്ള ആകാശത്തെയും ജീവൻ അറിയുന്നു എന്ന് പറയുമ്പോൾ ജീവന്റെ അറിവ് ഈ ആകാശത്തെക്കാൾ വ്യാപകമാണ്. അറിവിന് ഒരു വസ്തു വിഷയമാകുന്നു എന്ന് പറയുമ്പോൾ ആ വസ്തുവിനെ അറിവ് ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. അപ്പൊ ജീവന്റെ അറിവ് എന്ത് ചെയ്യുന്നു? ആകാശം ഉൾപ്പെടെയുള്ള സർവവിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ആകാശം തന്നെ അതിസൂക്ഷ്മമായിരിക്കുന്നു, അതാണ് ആകാശത്തെ ശൂന്യമെന്ന് പറയുന്നു, മാനങ്ങളില്ലാതെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആകാശത്തെ കൂടി ഉൾക്കൊള്ളുന്ന അറിവ് അത് ആകാശത്തെക്കാൾ സൂക്ഷ്മമായിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞ എന്താണ് അസത് എന്ന് പറഞ്ഞാൽ കൽപ്പിതം എന്ന് പറഞ്ഞത്. അസത് എന്ന് പറയുന്നതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ആകാശത്തെക്കാൾ ആകാശത്തെയും ഉൾക്കൊള്ളുന്ന ഒന്ന്, ആകാശത്തിന്റെയും സ്ഥാനം ആയിരിക്കുന്ന അതിനെയാണ് ചിതാകാശം എന്ന് പറയുന്നത്. അറിവിന് ചിതാകാശം, ബോധാകാശം, ചിതാകാശം എന്നെല്ലാമുള്ള പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. എന്ത് ചെയ്യുന്നു? അത് അറിവിനെ ഉൾക്കൊള്ളുന്നു, അറിവ് അതിനുള്ളിലാക്കുന്നു, അതിനെ വിഷയമാക്കുന്നു. എന്തിനെ? ആകാശത്തെ. അപ്പൊ ആകാശത്തെക്കാൾ അത് സൂക്ഷ്മമാണ്. അപ്പൊ അറിവ് ആകാശത്തെ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അറിവ് സ്വയം തന്നെ ദേശമായി കാലമായി ആകാശത്തെ അറിയുന്നു. കാരണം പിന്നെ അവിടെ ദേശമില്ല. നമുക്ക് പരമാവധി ദേശത്തെക്കുറിച്ച് സങ്കല്പിക്കാവുന്ന ആകാശം വരെയാണ് ആകാശത്തിൽ സർവവസ്തുക്കൾ. അപ്പൊ ആകാശമോ? അതുകൊണ്ടാണ് അതിനെ ആദ്യത്തെ വസ്തുവെന്ന് പറയുന്നു. ആദ്യം സൃഷ്ടിക്കപ്പെട്ട വസ്തുവായി ആകാശത്തെ പറയും. അപ്പോൾ ആ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? ആകാശത്തിന് ദേശമായി നിന്നത്. ആകാശത്തെ എവിടെ അറിയുന്നു? ആകാശത്തെ അറിയുന്നത് ചിതാകാശത്തിൽ, ബോധാകാശത്തിൽ. ആകാശത്തിന് ദേശമായി നിൽക്കുന്ന ബോധാകാശം, ആ ബോധാകാശത്തിലാണ് ആകാശം നിൽക്കുന്നത്. എന്നുവെച്ചാൽ ബോധാകാശത്തെ ആശ്രയിച്ച്, ബോധാകാശം എന്ന് പറയുന്ന ദേശത്തെ ആശ്രയിച്ചിട്ടാണ് ആകാശം നിൽക്കുന്നത്. ആകാശത്തെ ആശ്രയിച്ചാണ് മറ്റു വസ്തുക്കൾ നിൽക്കുന്നത്. അങ്ങനെ ദേശ വസ്തു ചിന്ത ചെയ്തു വരുമ്പോൾ എന്ത് വരുന്നു? ഇത് ബോധാകാശത്തിൽ, ബോധത്തിലാണ് വസ്തു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. മറിച്ച് വസ്തുവിനെ ആശ്രയിച്ച് ബോധം നിൽക്കുകയല്ല. എന്തുകൊണ്ട്? കാലദേശങ്ങളെ ആശ്രയിച്ചാണ് വസ്തു നിൽക്കുന്നതെങ്കിൽ ബോധത്തെ ആശ്രയിച്ചാണ് വസ്തുക്കൾ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിന്തിക്കുമ്പോൾ. അവിടെ ഈ ആകാശമെന്ന് പറയുന്ന സർവത്തെയും ഉൾക്കൊണ്ടു നിൽക്കുന്ന ഈ ഭൗതിക ആകാശത്തെ ഉൾക്കൊള്ളാൻ ഈ ബോധം തന്നെ എന്ത് ചെയ്യുന്നു? കാലദേശ രൂപത്തിൽ നിൽക്കുന്നു. ആകാശത്തെ ഈ ക്ഷണത്തിൽ അറിയുന്നു. ഈ ക്ഷണമെന്ന് പറയുന്നത് എന്താണ്? അത് ഈ ബോധത്തിന്റെ തന്നെ സ്ഫുരണമാണ് ഈ ക്ഷണം. അവിടെ എവിടെ നിൽക്കുന്നു ഈ ആകാശം? അറിവിൽ നിൽക്കുന്നു. അറിവുകൊണ്ട് അതിനെ അറിയുന്നു, അറിവുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുന്നു. അപ്പൊ സർവവ്യാപകമായിരിക്കുന്ന ഈ ആകാശം നമ്മുടെ ബോധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതാധാരമായിരിക്കുന്ന സർവപ്രപഞ്ച ഘടകങ്ങളും നമ്മുടെ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ബോധം സർവത്തെയും വിഷയീകരിച്ച് നിൽക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഒരു വിഷയത്തെ ബോധം വിഷയീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സർവപ്രപഞ്ച ഘടകങ്ങളും ആകാശം ഉൾപ്പെടെ ഈ ബോധത്തിൽ നിൽക്കുന്നു. ബോധം ഇതിനെ ഉൾക്കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് ചിതാകാശം, അതിനെ മഹാകാശം എന്ന് പറയും. ആ മഹാകാശം എന്ത് ചെയ്യുന്നു? ഈ ഭൗതിക ആകാശത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്നു. അതാണ് പ്രപഞ്ച അനുഭവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത്. അറിവിൽ ഈ വസ്തുക്കൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, അറിവ് ഇതിനെ ഉൾക്കൊണ്ട് അറിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ കൽപ്പിതം, അറിവ് കൽപ്പിച്ചത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അറിവിനെ ആശ്രയിക്കാതെ ഈ വസ്തുവിന് നിലനിൽക്കാൻ പറ്റത്തില്ല. ആകാശത്തെ ആശ്രയിക്കാതെ ഈ ഗോളങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ഗോളങ്ങൾക്ക് നിലനിൽക്കാൻ ഒരു ദേശം വേണം. എന്താണത്? ആകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തെ ഉൾക്കൊള്ളുന്ന ബോധം, ആ ബോധത്തെ ആശ്രയിക്കാതെ ചിത്ത് ആകാശത്തിന് നിലനിൽപ്പില്ല, ആകാശത്തിൽ നിൽക്കാൻ ഒക്കത്തില്ല. അപ്പൊ ആകാശമാണ് നമുക്ക് പരമാവധി കൽപ്പിക്കാവുന്ന ദേശം, ക്ഷണം ആണ് നമുക്ക് പരമാവധി കൽപ്പിക്കാവുന്ന കാലം, ഈ ക്ഷണം. ഇത് രണ്ടും എന്താണോ, ഈ ബോധത്തിന്റെ തന്നെ സ്ഫുരണങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ബോധത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ബോധം ഇതിനെയെല്ലാം വിഷയീകരിച്ചു നിൽക്കുന്നു. ഈ തത്വത്തെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി പറയുന്ന ഭാഗങ്ങൾ. ബുദ്ധി വിഷയത്തെ വിഷയീകരിക്കുന്നു എന്നും മറ്റും പറയുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നു എന്താണോ, ഏതൊരു വിഷയത്തെയാണോ ബുദ്ധി സദാ ഉൾക്കൊണ്ട് നിൽക്കുന്നത് ആ വിഷയം സത്യമായിരിക്കും എന്നാണ്. യദ്വിഷയ ബുദ്ധി ന വ്യഭിചരതി, ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത് തത് സത്. യദ്വിഷയ ബുദ്ധി വ്യഭിചരതി, ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണോ മാറാതിരിക്കുന്നത് ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന വസ്തു സത്തായിരിക്കും, മറിച്ചാണെങ്കിൽ അസത്തായിരിക്കും. വ്യഭിചരതി, മാറിപ്പോകുന്നത് തദസത്. ഒരു വസ്തുവിനെ അറിയുമ്പോൾ അറിവിന്റെ വിഷയമായിരിക്കുന്ന വസ്തു മാറിപ്പോകുന്നെങ്കിൽ, മാറിപ്പോവും. എങ്ങനെ മാറിപ്പോവും? അറിവ് മാറുകയാണെങ്കിൽ. അറിവ് മാറുമ്പം വസ്തു മാറിപ്പോവും. വസ്തു മാറിയാൽ ആ വസ്തു സത്തല്ല. ഉദാഹരണത്തിന് അത് വ്യക്തമാക്കും. സൻ ഘടഹ സൻ പടഹ എന്നടുത്ത് പറയും. ഉദാഹരണത്തിലൂടെ ആ കാര്യം വ്യക്തമാകും. ഇതി സദസത് വിഭാഗേ ബുദ്ധിതന്ത്രേ സ്ഥിതേ, ഇങ്ങനെ സത് അസത് വിഭാഗം, സത് ഉണ്മ, അസത് കൽപ്പിതം, രണ്ടിന്റെയും വിഭാഗം വേർതിരിവ് ബുദ്ധിതന്ത്രേ അറിവിനധീനമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അറിവിലാണ് നിൽക്കുന്നത് വിഷയം, അല്ല വിഷയത്തെ ആശ്രയിച്ച് അറിവല്ല, ബുദ്ധിക്ക് അധീനമാണ് സത്തും അസത്തും, അറിവിനധീനമാണ്. സർവത്ര ദേ ബുദ്ധി. അതുകൊണ്ട് എന്താണ്, ഏത് വിഷയത്തെ നമ്മൾ അറിഞ്ഞാലും അവിടെ ഈ രണ്ട് ബുദ്ധി വരും, ഒന്ന് പരമാർത്ഥ ബുദ്ധി, മറ്റൊന്ന് കൽപ്പിതമായ വസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധി. സർവേ ഉപലഭ്യതേ, ഇത് അദ്വൈതിക്ക് മാത്രമല്ല സർവജീവന്മാർ അവർ ചിന്തിക്കുന്നില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. സമാനാധികരണേ, അത് ഒരു വാക്യത്തിൽ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സമാനാധികരണമായി ഒരധികരണത്തിൽ തന്നെ അനുഭവപ്പെടുന്നു. എന്ന നീലോത്പലവ്, അത് നീലോത്പലം പോലെ അല്ല, മറിച്ച് സൻ ഘടഹ സൻ പടഹ സൻ ഹസ്തി ഇതി ഏവം സർവത്ര. ഒരുപാട് വിഷയങ്ങൾ ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നതാണ് സമാനാധികരണം. ഇതും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ സമാനാധികരണം. മുമ്പ് ഈ കാര്യവും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഏതൊരു ഭാഗത്തിൽ ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലെങ്കിലും ഒരിക്കൽ കൂടി പറയാം. സമാനാധികരണം, സമാനാധികരണം വസ്തുവിൽ വരും, ശബ്ദത്തിൽ വരും, അറിവിൽ വരും. മൂന്ന് സ്ഥലത്ത് സമാനാധികരണം വരും. വസ്തുവിൽ സമാനാധികരണം വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ 1000 പേര് ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാം ഇരിക്കുന്ന എവിടെയാണ്? ഒരു വീട്ടിന് ഉള്ളിൽ ഒരു സ്ഥലത്തായിരിക്കുന്നത്. ഒരു സ്ഥലത്ത് എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പറയാൻ എന്താണ്? സമാന അധികരണാഹ എന്ന് പറയാം. സമാനാധികരണാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുമാണ് സമാനാധികരണന്മാർ. സമാനം അധികരണം ഏഷാം, ആർക്കാണോ അധികരണം അല്ലെങ്കിൽ ആ ഇരിപ്പിടം ഒന്നായിരിക്കുന്നത്, അവരെല്ലാം സമാനാധികരണന്മാരാണ്. അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഇപ്പോൾ എന്താണ്? സമാനാധികരണന്മാരാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഇരിപ്പിടം ഒന്നായതുകൊണ്ട്, ഒരു ഹാളായതുകൊണ്ട്. അപ്പൊ സമാനാധികരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിപ്പിടത്തെയല്ലേ എടുക്കേണ്ടത്, മറിച്ച് ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന വ്യക്തികളെയാണ്. കാരണം അധികരണം എന്നുള്ള ശബ്ദം കേട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ആ ഇരിപ്പിടം എന്നുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. അല്ല, സമാനാധികരണം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമല്ല, മറിച്ച് എന്താണ്? ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണ് സമാനാധികരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് വസ്തുവിൽ സംഭവിക്കുന്ന സമാനാധികരണമാണ്. ഇനി ശബ്ദത്തിൽ സമാനാധികരണം സംഭവിക്കാം. അതിന് പ്രസിദ്ധമായൊരു ഉദാഹരണമാണ് സോയം ദേവദത്ത. അതിവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു പേര്, സംസ്കൃതത്തിൽ ദേവദത്തൻ എന്ന് പറയുന്നു. ദേവദത്തനെ മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു, മുമ്പൊരു കാലത്തിൽ മുമ്പൊരു ദേശത്ത് കണ്ടു, ഇപ്പോൾ ഇവിടെ കാണുന്നു ഞാൻ വീണ്ടും അതേ വ്യക്തി. അപ്പൊ ഞാൻ പറയുകയാണ് സോയം ദേവദത്ത, ഞാൻ അവിടെ അന്ന് കണ്ട ദേവദത്തൻ തന്നെയാണ് ഇപ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നു. അവിടെ ദേവദത്തൻ എന്ന് പറയുന്ന വ്യക്തി ഒരാള്, പക്ഷെ ആ വ്യക്തിയെ പരാമർശിക്കുന്നതിന് വേണ്ടി രണ്ട് ശബ്ദങ്ങൾ, ഭിന്ന ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്നെന്താണ്? സഹ. സഹ എന്ന് പറയുന്നത് തത് ശബ്ദത്തിന്റെ രൂപമാണ്. തത് എന്ന് സംസ്കൃതത്തിൽ ഒരു ശബ്ദമുണ്ട്, അതിൽ നിന്നാണ് സഹ തൗ തേ തം തൗ താൻ എന്നുള്ള രൂപങ്ങളുണ്ടാകുന്നത്. തത് ശബ്ദത്തിന്റെ രൂപമാണ്. അതും എങ്ങനെ? പ്രഥമ വിഭക്തിയിലാണ്. പ്രഥമ വിഭക്തിയിൽ ഏകവചനമായിട്ടാണ് സഹ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അയം എന്ന് പറയുന്നു. ഇതും സംസ്കൃതത്തിലുള്ള ഇതം എന്ന് പറയുന്ന ഒരു ശബ്ദത്തിന്റെ രൂപമാണ്. അയം ഇമോ ഇമേ, ഇമം ഇമോ ഇമാൻ എന്നിങ്ങനെ നമ്മൾ പറയുന്ന ശബ്ദം. ആ അയം എന്ന് പറയുന്നതും പ്രഥമ ഏകവചനമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? സഹ എന്ന് പറയുന്ന പ്രഥമ ഏകവചന ശബ്ദവും അയം എന്ന് പറയുന്ന പ്രഥമ ഏകവചന ശബ്ദവും, ഈ രണ്ട് ശബ്ദങ്ങളും വെവ്വേറെ ശബ്ദങ്ങളാണ്. പക്ഷെ ഈ രണ്ട് ശബ്ദങ്ങളും ഭിന്ന ശബ്ദങ്ങളാണ്. ഈ രണ്ട് ശബ്ദങ്ങളും ഒരു വ്യക്തിയെ കുറിക്കുന്നു. ഒരേ വിഭക്തിയിലുള്ള രണ്ട് ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ശബ്ദസമാനാധികരണം എന്ന് പറയും. ആ ശബ്ദങ്ങൾക്ക് സമാനാധികരണമുണ്ട്. വസ്തു സമാനാധികരണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശബ്ദസമാനാധികരണത്തെ കുറിച്ച് പറയുകയാണ്. ഇത് പല ഭാഗങ്ങളിലും വരും ശാസ്ത്ര ചർച്ചയിൽ. ഒരേ വിഭക്തിയിലുള്ള രണ്ട് ശബ്ദങ്ങൾ ഒരു അർത്ഥത്തെ ബോധിപ്പിച്ചാൽ, അർത്ഥത്തിലല്ല, ആ ശബ്ദങ്ങളിൽ സമാനാധികരണം വരും. അത് ശബ്ദസമാനാധികരണം. ഇനി ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, സ്വയം ദേവദത്ത എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഒരാളിന്, ഈ ശബ്ദം കേൾക്കുന്ന ഒരാളിന്റെ മനസ്സിലെന്താ സംഭവിക്കുന്നത്, അറിവിലെന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് ശബ്ദങ്ങളും അയാളുടെ അന്ധകരണത്തിൽ ഒരു വസ്തുവിനെ സ്ഫുരിപ്പിക്കും. ഒരു വസ്തുവിന്, എന്താണ് ദേവദത്തൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെയാണ് അയാളുടെ മനസ്സിൽ സ്ഫുരിപ്പിക്കുന്നത്. അതായത് സ്വയം ദേവദത്ത എന്ന് പറയുമ്പോൾ ആ വ്യക്തി ധരിക്കുന്ന എന്താണ്? ഒരു വ്യക്തിയെ തന്റെ മനസ്സ് ധരിക്കുന്നു. ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ധരിക്കുമ്പോൾ അയാളുടെ മനസ്സിലെന്ത് സംഭവിക്കുന്നു? രണ്ട് വിഭിന്ന ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. രണ്ട് വിഭിന്നമായ ശബ്ദങ്ങൾ, എല്ലാവരും പുസ്തകത്തിൽ തപ്പി നോക്കിയാണ്, ഇത് ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടോ? പുസ്തകത്തിൽ നോക്കണ്ട, പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു നോക്കിയാണ്, ഇവിടെ ഉണ്ടോ, ഇത് കാണുന്നില്ലല്ലോ, ഇത് ഇല്ലാത്തതൊക്കെയാണല്ലോ പറയുന്നതാണ്. രണ്ട് വിഭിന്നമായ ശബ്ദങ്ങൾ ഒരർത്ഥത്തെ നമ്മുടെ അന്ധകരണത്തിൽ സ്ഫുരിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? അവിടെ അറിവിൽ സമാനാധികരണം വരുന്നു. കാരണം അറിവ് രണ്ട് ശബ്ദങ്ങളിലൂടെ ഒരർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്നു. അപ്പോൾ അറിവിൽ സമാനാധികരണം, ജ്ഞാനത്തിൽ സമാനാധികരണം വന്നു. കാരണം ആ വസ്തുവിന് ജ്ഞാനം അധികരണമായി. എങ്ങനെ? രണ്ട് ശബ്ദങ്ങളിലൂടെ എന്ന് പറയാം. അല്ലെങ്കിൽ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ഒരു വസ്തുവിനെ രണ്ട് ശബ്ദങ്ങളിലൂടെ ഗ്രഹിച്ചു. അപ്പോൾ അവിടെ അറിവിൽ സമാനാധികരണം വന്നു, ശബ്ദത്തിൽ സമാനാധികരണം വന്നു, വസ്തുവിൽ സമാനാധികരണം വരുന്നു. ഇങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള സമാനാധികരണങ്ങളെ ശാസ്ത്രത്തിൽ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യും. ഇവിടെ ഈ മൂന്ന് തരത്തിലുള്ള സമാനാധികരണവും വരുന്നുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ. അതിനൊരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്, സൻ ഘടഹ സൻ പടഹ സൻ ഹസ്തി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. അതും മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വാസ്തവത്തിൽ ഇവിടെയല്ല പഠിക്കുന്നത്. ഇതൊക്കെ പഠിച്ചിട്ടാണ് പിന്നെ ഈ ഭാഷയും പഠിക്കുന്നത്. സാധാരണ ഭാഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുമ്പ് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് പറഞ്ഞങ്ങ് പോയാൽ മതി, കാര്യം പിടികിട്ടും. ഇത് പിന്നെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അതും പഠിക്കണം. സൻ ഘടഹ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പറയുന്നു സൻ ബാലഹ എന്ന് പറയുന്നു. സൻ ബാലഹ എന്ന് പറയുന്നിടത്ത് എന്താണ്? ബാലൻ എന്ന് പറയുന്നത് വിശേഷ്യം. സൻ എന്ന് പറയുന്നത് വിശേഷണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ വെളുത്ത കുതിര എന്ന് പറയും. കുതിര വിശേഷ്യം, വെളുപ്പ് വിശേഷണം. സാധാരണ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വെളുത്ത കുതിര, വെളുപ്പ് വിശേഷണം, കുതിര വിശേഷ്യം. അതുപോലെ സൻ ബാലഹ എന്ന് പറയുന്നു, ബാലൻ വിശേഷ്യം, സൻ വിശേഷണം. ബാലനെ വിശേഷിപ്പിക്കുകയാണ്. സൻ എന്ന് പറഞ്ഞാൽ ഉള്ളതായ. അസ് എന്ന് പറയുന്ന ഒരു ധാതുവുണ്ട്, ഭവതി, ഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതിൽ നിന്ന് വ്യാകരണ നിയമം അനുസരിച്ച് ശത്ര് എന്ന് പറയുന്ന ഒരു പ്രത്യേകനോട് കൂടി ചേരും. അപ്പോൾ അതിന് സൻ എന്ന് പുല്ലിംഗത്തെ രൂപം വരും. സൻ സന്തു സന്തഹ സന്തം സന്തു സതഹ സദാ സദ്ഭ്യാം എന്നിങ്ങനെ അതിൻ്റെ രൂപം പോകും. അത് നമുസ്ലിംഗത്തിൽ വരുമ്പോൾ സത്ത് എന്ന് പറയും. സത് സതി സന്ധി, സത് സതി സന്ധി, സദാ സതഹ സതി, അങ്ങനെ അതിന്റെ രൂപം പോവും. സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ ആ ശബ്ദം തന്നെ സതി സത്യു സത്യ എന്നിങ്ങനെ വരും. സതീം, അങ്ങനെ അതിന്റെ രൂപം പോവും. ഒരേ ശബ്ദം തന്നെ സത്ത് എന്ന് പറയുന്ന ശബ്ദം തന്നെ പുല്ലിംഗത്തിൽ സൻ, സൻ ബാലഹ, സതീ ബാലിക, സത് പുഷ്പം. ഇങ്ങനെ ഈ ശബ്ദം സാധാരണഗതിയിൽ നാമവിശേഷണം അബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് സാധാരണ ഈ സത്ത് എന്ന് പറയുന്ന ശബ്ദം. അതിവിടെയും ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ് ബാലൻ എന്ന് പറയുന്ന നാമത്തിന് വിശേഷണമായിട്ട് ഈ ശബ്ദം ഉപയോഗിച്ചിരിക്കുകയാണ് സത് ശബ്ദം. അത് പുല്ലിംഗം, ബാലശബ്ദം പുല്ലിംഗമായതുകൊണ്ട് സൻ ബാലഹ എന്ന് പറഞ്ഞു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഘടഹ പുല്ലിംഗം, അതുകൊണ്ട് സൻ ഘടഹ, പടഹ പുല്ലിംഗം സൻ പടഹ, ഹസ്തി പുല്ലിംഗമായിട്ട് സൻ. അത് തിരിച്ച് സ്ത്രീലിംഗമാണെങ്കിൽ സതി ബാലിക, നവസലിംഗമാണെങ്കിൽ സത് പുഷ്പം, അങ്ങനെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ സൻ എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ട്. നാമവിശേഷണമാണ് ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉണ്മയെ ഉണ്മ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. സൻ ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൻ ബാലഹ എന്ന് പറഞ്ഞാൽ ഉള്ളതായ നിലനിൽക്കുന്നതായ ബാലൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതൊരു വിഷയത്തെ നമ്മൾ അറിഞ്ഞാലും എന്താണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്, സമാനാധികരണമായി അറിയുന്നു. എന്താണ് ഇവിടെ സമാനാധികരണം എന്ന് പറയുന്നത്? ഇപ്പൊ എടുക്കുക സൻ അശ്വഹ എന്ന് പറയുന്നു, ഉള്ളതായ കുതിര. അതിൽ ആ സൻ എന്നുള്ള ശബ്ദം അതിന്റെ അർത്ഥം, ആ ശബ്ദം നമ്മൾ ശ്രവിക്കുമ്പോൾ അതിന്റെ അർത്ഥത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നു. അതായത് സൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ നമ്മൾ അറിയുന്നു. അതായത് സൻ എന്ന് പറയുന്ന ശബ്ദം നമ്മളെ ബോധിപ്പിക്കുന്ന അർത്ഥം അതെന്താണ്? അത് സത്, ഉണ്മ, ഉണ്മയെ ബോധിപ്പിക്കുന്ന ഒന്നാണ്. ഉണ്മയെ അറിയുന്നു, ഉണ്മയെ അറിയുന്നു. സൻ എന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ ഉണ്മയെ അറിയുന്നു. സൻ എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളോടും ചേർന്നിരിക്കുന്നു. സൻ അശ്വഹ എന്ന് പറയുന്നു, ഉള്ളതായ അശ്വം. ഉള്ള അശ്വത്തെയല്ലേ അറിയാൻ പറ്റും, ഇല്ലാത്ത അശ്വത്തെ അറിയാൻ പറ്റത്തില്ല. ഉള്ളതായ കുതിര എന്ന് പറയുമ്പോൾ കുതിര എന്ന് പറയുന്ന ആ വസ്തുവിനോട് കൂടിച്ചേർന്ന് സത്തിന്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. വസ്ത്രത്തെ കുറിച്ചറിയുമ്പോൾ, ബാലനെ കുറിച്ചറിയുമ്പോൾ, ബാലികയെ കുറിച്ചറിയുമ്പോൾ, പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ കുറിച്ചറിഞ്ഞാലും ശരി സത് എന്നുള്ള ഒരു അനുഭവം അതിനോട് കൂടിച്ചേർന്നിരിക്കും. എന്നാലേ അതിനെ അറിയാൻ പറ്റുമെന്നാണ്. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അതിൽ ഒന്ന് സത്യം, മറ്റൊന്ന് കൽപ്പിതം. സൻ അശ്വഹ എന്ന് പറയുമ്പോൾ സത് എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ എന്തിനെയാണോ അറിയുന്നത് ആ ഉണ്മ, അത് സത്യം. അതിനോട് കൂടിച്ചേർന്ന് അറിയുന്ന അശ്വം, സൻ അശ്വഹ എന്ന് പറയുന്നിടത്ത് അത് കൽപ്പിതം എന്നാണ്. ഇവിടെ എന്ത് വരുന്നു? സൻ എന്ന് പറയുന്ന ശ്രദ്ധിക്കുക, അവിടെ സൻ ബാലഹ, സൻ ഘടഹ, സൻ ഹസ്തി, അവിടെ എല്ലാം എന്താണ്? ഒരേ വിഭക്തിയിലുള്ള രണ്ട് ശബ്ദങ്ങൾ. സൻ എന്ന് പറയുന്നത് ഏകവചനം പ്രഥമ, ഘടഹ പടഹ, ഹസ്തി ബാലഹ ബാലിക, ഇതെല്ലാം അതുപോലെ പ്രഥമ ഏകവചനം. അപ്പൊ രണ്ട് വിഭക്തിയിലുള്ള രണ്ട് ശബ്ദങ്ങൾ ഒരേ വിഭക്തി, ഒരേ വിഭക്തിയിലുള്ള ഈ രണ്ട് ശബ്ദങ്ങൾ കൂടിച്ചേർന്ന് ഭാഷ്യകാരൻ പറയുന്ന ഇവിടെ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ രണ്ട് വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സൻ അശ്വഹ എന്ന് പറയുന്നിടത്ത് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് വാസ്തവത്തിൽ ഒന്നിനെ ബോധിപ്പിക്കുന്നുള്ളൂ. ഏതിനെ? ഉണ്മയെ, അസ്തിത്വത്തെ ബോധിപ്പിക്കുന്നുള്ളൂ. പിന്നെ അതിനോട് കൂടി ചേർന്ന് വരുന്ന ഘടഹ പടഹ ഹസ്തി എന്നൊക്കെ പറയുന്നതോ അതൊന്നും വസ്തുവല്ല. പിന്നെയോ? അതെല്ലാം കൽപ്പിതം. ഇതാണ് അദ്വൈതം. ഇതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. നമ്മുടെ സർവ്വ അനുഭവങ്ങളിലും ഈ സമാനാധികരണത്തിലൂടെ, ശബ്ദ സമാനാധികരണത്തിലൂടെ നമ്മൾ ബോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിനെയാണ്, അദ്വൈതത്തെ, ഉണ്മയെ, സത്യത്തെയാണ് ബോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് കൂടി ചേർന്ന് ഒരു ശബ്ദം കൂടെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ആ ശബ്ദം എന്തിനെയാണോ ബോധിപ്പിക്കുന്നത് അത് സത്യമല്ല, അത് കൽപ്പിതമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ അതാണ്, ഏതൊരു വസ്തുവിനെയും അതിന്റെ കാരണരൂപത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ആ വസ്തു ഇല്ലാത്തതായിത്തീരുന്നു, ആ വസ്തു സത്യമല്ലാതായിത്തീരുന്നു. അപ്പോ ഉള്ളതായ അശ്വം എന്ന് പറയുമ്പോൾ ആ ഉള്ളതായ എന്നുള്ള ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന ആ ഉണ്മ അത് സത്യമായി നിലനിൽക്കുകയും ആ അശ്വം കൽപ്പിതമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ യുക്തിയുക്തമായിട്ട് ഇനി സമർത്ഥിക്കും. അത് സമർത്ഥിച്ചു കഴിഞ്ഞിട്ടില്ല, സമർത്ഥിക്കും. കൂടുതൽ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും സത് എന്നുള്ള ഈ ഉണ്മ, ഈ ഉണ്മയെ അറിവ് വിഷയമാകുമ്പോൾ അവിടെ അറിവും ഉണ്മയും രണ്ട് രണ്ടല്ല, ഒന്ന് തന്നെ. അറിവ് എപ്പോഴാണോ ഉണ്മയെ വിഷയമാക്കുന്നത്, സത്തയെ വിഷയമാക്കുന്നത്, അപ്പോൾ അറിവും സത്തയും രണ്ടല്ല. എന്തുകൊണ്ട് രണ്ടല്ല? അറിവ് എങ്ങനെയാണോ അറിവ് മറ്റു വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നത്, ആകാശം വരെയുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നത്, ആ സമയത്ത് അറിവിൽ നിന്ന് വിഷയങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അറിവ് നിൽക്കും, വിഷയം മാറിപ്പോകും. അസ്മയ എപ്പോഴാണോ അറിവ് ഈ സത്തയെ സർവവസ്തുക്കളിലും അനുസ്യൂതമായിരിക്കുന്ന ഈ സത്തയെ ഉൾക്കൊള്ളുന്നത്, അപ്പോൾ അവിടെ അറിവിന്റെ വിഷയമായിരിക്കുന്ന സത്തയെ അറിവിൽ നിന്ന് നമുക്ക് പിരിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? രണ്ടും ഒന്നായതുകൊണ്ട്. അതിനെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് വിളിക്കുന്ന സാധനം. ഇതാണ് ബ്രഹ്മം എന്ന് ഒരു ശബ്ദം കൊണ്ട് പറയുന്നത് എന്തിനാണ്? ഈ സത്തയാണ്. അല്ലെങ്കിൽ ഈ സത്തയെ സ്ഫുരിപ്പിക്കുന്ന ബോധത്തോട് അഭിന്നമായിരിക്കുന്ന ആ ഒന്നിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അത് ഓരോ വിഷയാനുഭവത്തിലും ആ വിഷയത്തോട് ചേർന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാറാതെ. അതാണ് ഇവിടെ പറയുന്നത് അതിന് സമാനാധികരണം എന്ന് പറഞ്ഞു. രണ്ട് ശബ്ദങ്ങൾ ഇവിടെ, ഓരോ അനുഭവത്തിനും ഈ രണ്ട് ശബ്ദങ്ങളും ഉണ്ട്. ഒരു വസ്തുവിനെ അറിയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അറിയുന്നു? ഇല്ലാത്തതെന്നല്ല അറിയുന്നു, മറിച്ച് ഉള്ളതെന്ന്. ഉള്ളതെന്നുള്ള അറിവാണ് ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള തുടർന്ന് വരുന്ന എല്ലാ വ്യവഹാരങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നു. വ്യവഹാരങ്ങൾ എന്ന് വെച്ചാൽ ആ വസ്തുവിനെ കുറിച്ച് പറയാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ എല്ലാം സഹായിക്കുന്ന എന്താണ്? വസ്തുവിന്റെ ഉണ്മയാണ്. വസ്തു ഉണ്ട് എന്നറിയുന്നത് കൊണ്ടാണ് ആ ഉണ്മ സർവവസ്തുക്കളിൽ, ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ആകാശം ഉൾപ്പെടെയുള്ള ഏറ്റവും സൂക്ഷ്മമായ പരമാണു മുതൽ ആകാശം വരെയുള്ള സർവവസ്തുക്കളുടെ അനുഭവത്തിലും ഈ ഉണ്മ അനുസ്യൂതമായി മാറാതെ തുടർന്നു നിൽക്കുന്നു. അതുകൊണ്ട് ആ ഉണ്മ ആധാരവും വസ്തു അതിൽ കൽപ്പിതവുമാണ്. സൻ ബാലഹ എന്ന് പറയുന്നിടത്ത് സത്ത ഉണ്മ സത്യമായും ബാലൻ അവിടെ കൽപ്പിതമായും ഇരിക്കുന്നു. ഇതാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞു വരുന്നത്. അത് രണ്ട് ശബ്ദങ്ങൾ സമാനാധികരണമായി ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്നർത്ഥം. അറിവിലും അത് തന്നെ സംഭവിക്കുന്നു. സൻ ഘടഹ, സൻ പടഹ, സൻ ബാലഹ, സൻ അശ്വ എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ശബ്ദങ്ങളും കൂടിച്ചേർന്നിട്ട് അറിവിൽ സത്തയെ സ്ഫുരിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് വരുന്ന വിഷയമോ അതിനെ കൽപ്പിക്കുന്നു, കൽപ്പിതമായി നിലനിൽക്കുന്നു. അതിന് വാസ്തവത്തിൽ അവിടെ നിലനിൽപ്പില്ല. അത് വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ ഇനി ചർച്ച ചെയ്യും. പക്ഷെ ഈ സമാനാധികരണത്വത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ആശയക്കുഴപ്പങ്ങളൊന്നും വരരുത്. അതിനു വേണ്ടിയിട്ടാണ് നീലോത്പലവത് എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സമയം പോരാ. അത് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ട കാര്യം, അറിവ് ഒരു വിഷയത്തെ വിഷയമാക്കുന്നു എന്ന് പറയുമ്പോൾ അറിവ് ആ വിഷയത്തെ അന്തർഭവിപ്പിക്കുകയാണ്, ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് അറിവിൽ ആ വിഷയം അകപ്പെടുന്നു, അറിവിൽ വിഷയം നിൽക്കുന്നു അല്ല, വിഷയത്തെ ആശ്രയിച്ചല്ല അറിവ് നിലനിൽക്കുന്നത്. കാരണം അറിവ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് ദേശകാല എന്ന് പറയുന്ന രണ്ട് ഉപാധികളോടുകൂടിയാണ്. ഈ ദേശകാലങ്ങൾ രണ്ടും അറിവിന്റെ സ്ഫുരണമാണ്. ദേശകാലങ്ങൾ എത്ര വ്യാപകമായ ആകാശത്തോളം വ്യാപകമായാലും അതിനെ അറിവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതാണ് അറിവ് മഹാകാശമായി നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അറിവ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങളെയും വിഷയമാക്കുമ്പോൾ അത് രണ്ടു തരത്തിലാണ്. കല്പിതമായ വിഷയത്തോട് ചേർന്ന് ഉണ്മയെ അനുഭവപ്പെടുത്തിക്കൊണ്ടാണ് അറിവ് വിഷയങ്ങളെ അറിയുന്നത്. ഏതൊരു വിഷയത്തെ അറിഞ്ഞാലും അവിടെ സത്യമായ ഉണ്മയും കല്പിതമായ വസ്തുവും ചേർന്ന് അനുഭവപ്പെടുന്നു. ഇതാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞത് സത്യാനൃതയും മിഥിനീകൃത്യ. ഇതാണ് വേറെ തരത്തിൽ പറയുന്ന അധ്യാസം. ഇതാണ് ചിജ്ജട സംയോഗം. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള അതിനിവിടെ വേറെ രീതിയിൽ ഇതിനാണ് വേദാന്ത അദ്വൈതത്തിലെ പ്രക്രിയ ഭേദം എന്ന് പറയുന്നത്. ഇവിടെ വേറെ രീതിയിൽ വേറൊരു ചിന്താ രീതിയിലൂടെ ഇവിടെ ഭാഷ്യകാരൻ അതിനവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സർവ്വ അനുഭവങ്ങളിലും ഈ ആത്മതത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സത്ത് എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അത് തുടർന്നു വരുന്നത് അടുത്ത ചർച്ചയിൽ നമ്മൾ വിശദമാക്കും.